ദൈവസാന്നിധ്യത്തോടെ സഹകരണം മലയാളത്തിൽ തന്നെ പ്രയോഗിക്കാറുണ്ട്. അപ്പൊ സഹകരണം മലയാളത്തിൽ തന്നെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗത്തിലുണ്ട്. നമ്മളൊരു കൈസാമ്പ് കൊടുക്കാം. അപ്പൊ മലയാളത്തിലെ വേണമെന്ന് ഈ പദം എവിടേക്ക് ഉപയോഗിക്കുന്നത്? നിങ്ങൾ പ്രയോഗിക്കണം. അള്ളാഹുവിന്റെ കൈ നിങ്ങളുടെ കൈയിലേക്ക് മുകളിലാണ് എന്ന് പറഞ്ഞ അതവിടെ എന്താണ് നമുക്കറിയാം. നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അത് ഈ കയ്യല്ല എന്നറിയാം. മാ കദ്ദമത്തു ഐദീകും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചത് എന്ന് പറയുമ്പോൾ അത് ഈ കൈ പ്രവർത്തിച്ചതല്ല എന്നറിയാം. ഞാൻ കൂടുതലൊന്നും സൂചിപ്പിക്കുന്നില്ല. ഇത് ഒരുപാട് വിശദീകരിച്ചതാണ്. ഞാൻ വേറൊരു വിഷയത്തിലേക്ക് കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഖുർആൻ എന്ന് പറയുന്ന ഇത് നടപ്പാക്കുമ്പോൾ ഐദി എന്ന 120 സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ച 90% സ്ഥലങ്ങളിലും ഈ ശരിയായ നമ്മുടെ ഈ ഫിസിക്കലായ ശാരീരികമായ ഈ കയ്യ് എന്നുള്ള അർത്ഥത്തിനല്ല, മറിച്ച് അവന്റെ പിന്തുണ, അതായത് സപ്പോർട്ട്, അവന്റെ കഴിവ്, അവന്റെ കർമ്മങ്ങൾ, അവന്റെ ശക്തി, ഇതൊക്കെയാണ് ഐദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മകലൂലത്തെ നിലാവിലെത്തിക്ക കൈ പുരടിയിലേക്ക് കെട്ടരുതുന്ന ഈ കൈയല്ലാതെ തപ്പത്ത് യഥാ അബീൽ ഹബി ഉപാധിന നമ്മുടെ ദാസന്മാരെ കുറിച്ച് നിങ്ങൾ ഓർക്കണം. ആരൊക്കെ? ഇബ്രാഹിമോ ഇസ്ഹാക്കോ യാക്കോബ ഉലിൽ ഐദി, അവരൊക്കെ ഐദികളുള്ള കൈകളുള്ള ആളുകളായിരുന്നു. നല്ല ബാക്കിയുള്ള അമ്പിയാക്കന്മാരായിരിക്കും കൈയുണ്ടായിരുന്നില്ല എന്നില്ല. ഉലിൽ ഐദി എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ സമൂഹത്തിൽ നല്ല പിന്തുണയും സപ്പോർട്ടും നല്ല അധികാരവുമുള്ള ആളുകളായിരുന്നു ആ പ്രവാചകന്മാരൊക്കെ. അവരെ കുറിച്ച് നിങ്ങൾ പറയുകയും ഓർക്കുകയും ചെയ്യണം എന്നാണ് വിശുദ്ധ ഖുർആനിൽ പറയുന്നത്. അതുപോലെ തന്നെ വുജൂഹ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഈ മുഖം എന്നുള്ള അർത്ഥത്തിനല്ല. ഇന്ത കൊല്ലി മസ്ജിദ്, ഏതൊരു മസ്ജിദിന്റെ അടുത്തെത്തുമ്പോഴും നിങ്ങൾ നിങ്ങളുടെ വുജൂഹ് ശരിക്കു നിർത്തണമെന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പൊ ഏതൊരു പള്ളി കാണുമ്പോൾ ഇപ്പൊ ഹൈന്ദവരും ക്രൈസ്തവരൊക്കെ പള്ളി കാണുമ്പോൾ അവരുടെ ദേവാലയം കാണുമ്പോൾ അങ്ങോട്ടൊന്ന് തിരിഞ്ഞ് കുരിശു വരയ്ക്കുകയോ ഒന്ന് പിന്നെ കൈകൊണ്ട് ആങ്ങി കാണിക്കുകയോ ചെയ്യുന്ന അത് ചെയ്യണമെന്നല്ല നമ്മൾ പറയും. ദൈവികമായ ഏതൊരു ആശയത്തിന്റെ അടുത്തെത്തുമ്പോഴും ഏതൊരു ആശയം നിങ്ങൾ കാണുമ്പോഴും ഏതൊരു ആശയത്തെ നിങ്ങൾ സ്വീകരിക്കുമ്പോഴും നിങ്ങളുടെ ലക്ഷ്യവും നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ വീക്ഷണവും ശരിക്കു നിർത്തണം. അത് കളങ്കമുള്ളതാക്കരുത്. അത് കളങ്കമറ്റ വളരെ ചൊവ്വായ നേരെ ചൊവ്വയുള്ളതായിരിക്കണം നിങ്ങളുടെ വീക്ഷണം, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ ലക്ഷ്യം എന്നാണ്. ഇബ്രാഹിം നബി ഉടനെ പറയുന്നത് അഭിം വജിഹത്തലിത്തി, ദീനിലേക്ക് നിന്റെ മുഖം തിരിക്കുന്നല്ല, ഈ ആശയത്തിലേക്ക്, ദൈവികമായ ഈ ആശയത്തിലേക്കായിരിക്കണം നിന്റെ ലക്ഷ്യവും നിന്റെ ചിന്തയും നിന്റെ വീക്ഷണവും, അതിലേക്കായിരിക്കണം നീ തിരിക്കേണ്ടതെന്ന്. അതാണ് മതത്തിലേക്കും നമ്മുടെ മുഖം തിരിക്കാൻ കഴിയില്ല. ഈ വജ്ജലത്ത് വജിഹിയൽ ഇല്ലെങ്കിൽ പത്രസമാവാതി വല്ലാതെ ഈ പ്രപഞ്ചത്തെ ആകമാനം സൃഷ്ടിച്ച ഈ ദൈവത്തിലേക്കാവുന്നു ഞാൻ എന്റെ മുഖം തിരിച്ചിരിക്കുന്നതെന്നാ. എവിടുക്കാ നമ്മുടെ മുഖം തിരിക്കുക? ദൈവം എവിടെയാണെന്ന് വിചാരിച്ചിട്ടാ നമ്മൾ ഈ മുഖമാണെങ്കിൽ തിരിക്കുക? അപ്പൊ അള്ളാഹുവിന്റെ വ്യവസ്ഥിതിയോടും അവന്റെ ആശയത്തിലേക്കുമായിരിക്കണം നമ്മുടെ ചിന്തയും നമ്മുടെ വീക്ഷണവും നമ്മുടെ ലക്ഷ്യവും അതായിരിക്കണം എന്നാണ് അവിടെ ഇനി വജ്ജഹത്ത് വജിഹിയ എന്ന് പറഞ്ഞർത്ഥം. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ വജിഹ് വുജൂഹ് എന്ന് ഖുർആനിൽ ഉപയോഗിച്ച സ്ഥലങ്ങളിൽ, അതുപോലെ തന്നെ യദ് യദാ ഐദ് എന്ന് ഉപയോഗിച്ച സ്ഥലങ്ങളിലൊക്കെ തന്നെയും ഭൂരിപക്ഷം എന്റെ അഭിപ്രായത്തിൽ മുഴുവനും ഇനി അനുസരണത്തിന്റെ വാദത്തിന് സമ്മതിച്ചാൽ തന്നെ ഭൂരിപക്ഷം സ്ഥലങ്ങളിലും വീക്ഷണങ്ങളിലെന്നും കർമ്മങ്ങളെന്നും സപ്പോർട്ട് പിന്തുണ എന്നും അവന്റെ ശക്തി എന്നും അവന്റെ കഴിവ് എന്നും ഒക്കെയാണ് അർത്ഥം. അപ്പൊ ഞാൻ എന്റെ സഹോദരങ്ങളോട് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുന്ന ഖുർആനിനെ ഒരു ആശയതലത്തിൽ കാണണം. ഒരു കർമ്മരംഗത്ത് ഒരു കർമ്മശാസ്ത്രം വിശദീകരിക്കുന്ന ഗ്രന്ഥമല്ല ഖുർആൻ. ആ തലത്തിൽ നിന്നുകൊണ്ട് ഖുർആനിനെ മനസ്സിലാക്കിയെങ്കിൽ ഖുർആനിന്റെ പൂർണ്ണമായ ആശയം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. ഇപ്പൊ ഞാൻ എന്റെ കയ്യും മുഖവും കാലും കഴുകിയതുകൊണ്ട് ലോകത്തെന്താ സംഭവിക്കാൻ പോകുന്നത്? ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോകത്തെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ഒരു മാറ്റവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല. എന്റെ കയ്യിൽ എവിടെയെങ്കിലും ലേശം മണ്ണായിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാവും എന്ന് വിളിച്ചാൽ തന്നെയാണ് ലോകത്തിന് മാനവരാശിക്കൊരു മാറ്റം ഉണ്ടാക്കാൻ, മാനവരാശിയിലൊരു പരിവർത്തനം ഉണ്ടാക്കാൻ ആ തലത്തിന് അർപ്പം വെക്കുമ്പോൾ ഒന്നും നേടാനില്ല എന്നാണ്. നേരെ മറിച്ച് ഈ അർത്ഥത്തിൽ നിങ്ങളുടെ വീക്ഷണങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും നിങ്ങളുടെ കഴിവുകളെയും മനുഷ്യരെ റഫീക്കാക്കേണ്ടതിലേക്ക്, മനുഷ്യരെ പരസ്പരം സുഹൃത്തുക്കളും സഹോദരങ്ങളും കൂട്ടുകാരുമാക്കേണ്ട ആക്കേണ്ടതിലേക്കൊരു ഉപകരണമാകത്തക്ക രൂപത്തിൽ നിങ്ങളുടെ വീക്ഷണങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും നിങ്ങൾ ക്ലീൻ ചെയ്യണം. എപ്പോൾ ഈ ഒരു ആശയത്തിന്റെ കളനത്തല്ലാത്ത ഈ ഒരു വ്യവസ്ഥിതിയുടെ പ്രചരണത്തിനും പ്രവർത്തനത്തിനും നിങ്ങൾ നിന്നിട്ട് ഇറങ്ങുമ്പോൾ, അതിന് ഒരുങ്ങിയിറങ്ങുമ്പോൾ എന്നാണ് ആ പറഞ്ഞത്. ബാക്കി ഇന്നത്തെ വ്യാഖ്യാനങ്ങൾ എടുത്താൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ വരുവോടെ, ഇന്ന് നിലവിലുള്ള കൈയും കാലും മുഖം കഴുകാനുള്ള അർത്ഥെടുത്താൽ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട്. അത് അതിന്റെ ആളുകളോട് ചോദിക്കേണ്ടതാണ്. നമ്മൾ നിങ്ങളോടൊപ്പം അത് പറഞ്ഞു തന്നിട്ട് കാര്യമുണ്ട്. അത് ആ വ്യാഖ്യാനം പറയുന്ന ആളുകളോട് പറയേണ്ടതാണ്. ഞാൻ ചോദിച്ചതാണ് ഇല്ല എന്നല്ലോ വരേ എന്നുള്ളതിന് പറയാം, ഹത്ത എന്നാണല്ലോ ഭാഷയിൽ അങ്ങനെയാണ്. ഹത്ത എന്ന് പറഞ്ഞാൽ ആ വരേ എന്ന് പറയാം, മുട്ട് വരെ, മുട്ട് എന്ന് കൈമുട്ട് എന്ന് പിൽക്കാലഘട്ടത്തിൽ ആ പദം ഉപയോഗിച്ചിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടില്ല എന്നല്ല. പക്ഷെ ആ വേർഡ് റഫിക്ക എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഈ റഫീഖ് മിർഫത്ത് എന്ന് പറയുന്നത്. അതിന് ഞങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ഇസ്മുൽ ആലത്ത് എന്നാ പറയാം, മലയാളത്തിൽ പറഞ്ഞാൽ ഉപകരണത്തിന്റെ നാമെന്ന് പറയും, ഇംഗ്ലീഷിൽ അറിയുമെങ്കിലും അറിയണമെങ്കിൽ ഇൻസ്ട്രുമെന്റൽ നൗണ്ട് എന്ന് പറയും. ഇപ്പൊ ഫതഹ എന്ന് പറഞ്ഞാൽ തുറന്നൂടാ, അതിന് മഫാത്തിഹ് എന്ന് പറഞ്ഞാൽ താക്കോലുകൾ എന്നാണ്, അത് തുറക്കാൻ ഉപയോഗിക്കുന്ന ആയുധം. ഇപ്പൊ വദന എന്ന് പറഞ്ഞാൽ തൂക്കീന, മവാദീൻ എന്ന് പറഞ്ഞാൽ തൂക്കാൻ ഉപയോഗിക്കുന്ന തുലാസുകൾ എന്നാണ്. അങ്ങനെയാണ് പറയാം. എന്നെപ്പോലെ റസിക്ക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒന്നാക്കിന, മറാഫിക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒന്നാക്കാനുള്ള ഉപകരണം എന്നാണ്. അപ്പൊ ആ മനുഷ്യരെ റഫീക്കാക്കാനുള്ള ഉപകരണമാകേണ്ടതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീക്ഷണങ്ങളെയും നിങ്ങളുടെ കർമ്മങ്ങളെയും നിങ്ങൾ പ്യൂരിഫൈ ചെയ്യണം, ശുദ്ധീകരിക്കണം, നിങ്ങൾ ക്ലീൻ ആക്കണം. എപ്പോൾ ഈ വ്യവസ്ഥിതിയുടെ പ്രയോഗവൽക്കരണത്തിൽ നിങ്ങൾ ഇറങ്ങുമ്പോൾ, മനുഷ്യരെ ഭിന്നിപ്പിക്കാനോ തല്ലുകൂടാനോ പരസ്പരം വിദ്വേഷമുണ്ടാക്കാനോ ശത്രുതയുണ്ടാക്കാനോ പകയുണ്ടാക്കാനോ ആക്കരുത്. നിങ്ങളുടെ മതം നിങ്ങളുടെ വ്യവസ്ഥിതിയുടെ പ്രചരണത്തിന് നിങ്ങൾ ഇറങ്ങുമ്പോൾ, അതാ ഞാൻ പറഞ്ഞത്, ഈ ഒരു ആശയം മാത്രം, ഈ ഒരു ഭജനം ഉണ്ടെങ്കിൽ ലോകത്ത് ഒന്നുമില്ല, മുസ്ലിങ്ങളെങ്കിലും ഒന്നാകും. അത് പരസ്പരം തല്ലുകൂടുന്ന, പരസ്പരം വഴക്കടിക്കുന്ന, പരസ്പരം കടിച്ചു കയറുന്ന ഈ മുസ്ലിങ്ങളെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ഒരു സാഹോദര്യത്തോടുകൂടി, ഒരു സൗഹൃദത്തോടുകൂടി, ഒരു സ്നേഹത്തോടുകൂടി മുസ്ലിങ്ങളെങ്കിലും പോകുമായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതാണ് ഖുർആനിന്റെ ആ തലത്തിലുള്ള, അതിൽ എത്ര ഇപ്പൊ നിങ്ങൾക്കത് നിസ്സാരമായിട്ട് തോന്നുകയാണെങ്കിലും നിങ്ങളെ ചിന്ത എത്ര ഉണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇത് ലോകത്തൊരു പങ്കിച്ച വിപ്ലവത്തിന്റെ ഒരാശയമാണ് ലോകത്തിന്റെ മുമ്പിൽ സമർപ്പിക്കണം. പക്ഷെ ആ തലത്തിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഈ ഒരു കൈയും കാലും മുഖവും കഴിയുക എന്ന തലത്തിൽ നിന്ന് അതിനെ നമ്മൾ ഈ ഒരു തലത്തിലേക്ക് എത്തിച്ചപ്പോൾ ലോകത്തൊരു വിപ്ലവം, ഒരു റവല്യൂഷൻ, ഒരു ഐശ്വര്യപൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഇവന്റെ പ്രാഥമികമായ ഒരു ജ്ഞാനമാണ്, ഒരു ആശയമാണ്, ഒരു പ്രത്യയശാസ്ത്രമാണ് ലോകത്തിന് ഖുർആൻ സംഭാവന ചെയ്യുന്നത്. ആ ഒരു തലത്തിലേക്ക് ഇറങ്ങി ഖുർആനെ മനസ്സിലാക്കാൻ കഴിയണം. മറ്റൊരു ഇല്ലെങ്കിൽ മിറുപ്പത്തേനി എന്നാ പറയാം, രണ്ട് കൈമുട്ട് വരെ എന്നാണെങ്കിൽ മറാഫിക്ക് നല്ല പറയാം, ഇല്ലെങ്കിൽ മിറുപ്പത്തേനി എന്നാ പറയാം രണ്ട് കൈമുട്ട് വരെ എന്ന് പറയണമെങ്കിൽ അതിന് ഇലയല്ല പറയാം, ഹത്തൽ മിറുപ്പത്തേനി എന്നാ പറയേണ്ടത്. അപ്പൊ ഹത്തൽ മിറുപ്പത്തേനി എന്നാ പറയാം രണ്ട് കൈമുട്ട് വരെ നിങ്ങൾ കഴുകുക എന്ന് പറയണേ. ഞാൻ പറഞ്ഞ മിറുപ്പത്തിൽ എന്നീ പദത്തിന് മുത്തിന് കൈമുട്ടിന് അർത്ഥമുണ്ട്. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെയും ഈ ഭാഗത്തെയും വളരെ ആയാസകരമായി ജോയിന്റ് ചെയ്യുന്ന ഒരു ഭാഗമായതുകൊണ്ടാണ് പിൽക്കാലഘട്ടത്തിൽ ഈ കൈമുട്ടിന് മിറുപ്പത്തി എന്ന പേര് വന്നത്. അത് പിൽക്കാലഘട്ടത്തിൽ വന്ന പേരാ. ശരീരത്തിന്റെ ഈ കൈയിന്റെ മുകൾ ഭാഗത്തെയും താഴ്ഭാഗത്തെയും വളരെ ആയാസകരമായി ചലിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും പറ്റുന്ന ഒരു ഭാഗം എന്നുള്ള അർത്ഥത്തിൽ പിൽക്കാലഘട്ടത്തിൽ ഭാഷയിൽ നിന്നും മാറി വന്നതാണ് കൈമുട്ടിന് മിറുപ്പത്തി എന്നുള്ള പദം. ഇല്ലായെന്നൊന്നും ഞാൻ അർത്ഥം പറഞ്ഞിട്ടില്ല. ഇപ്പൊ തയമ്മം ചെയ്യാനേ പറയുള്ളൂ, പക്ഷെ തയമ്മമു എന്നുള്ളതിന്റെ അർത്ഥം പറയില്ല. തയമ്മം ചെയ്യാന്ന് പറയും, അതിന്റെ മലയാളം പറയില്ല. എന്താ തയമ്മം ചെയ്യാന്ന് പറഞ്ഞാൽ തയമ്മത്തിന്റെ മലയാളം പറയില്ല. നമ്മുടെ നമ്മുടെ ഇന്നത്തെ നിലവിലുള്ള ഒരു ഐഡിയ മലയാളം പറയാതിരിക്കാന്നുള്ളത്. തയമ്മം ചെയ്യാന്ന് പറഞ്ഞപ്പോ നിങ്ങളുടെ മുമ്പിൽ എന്താ, ഒരു പൊടി, ഒരു വൃത്തിയുള്ള ശുദ്ധമായ ഒരു മണ്ണില് കൈകൊണ്ട് അടിച്ചിട്ട് അതുകൊണ്ട് കൈയും മുഖവും തുറക്കുക എന്നുള്ളൊരു സങ്കല്പമാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തയ്യമ്മം ചെയ്യാമ. പക്ഷെ ഖുർആനിൽ ഇപ്പൊ തയ്യമ്മൂണ നിങ്ങൾ തയ്യമ്മം ചെയ്യൂന്ന് പറഞ്ഞാൽ പിന്നെ തയ്യമ്മത്തിന്റെ രൂപം പിന്നെ പറയേണ്ട ആവശ്യമില്ല, ഇതിൽ തന്നെ തയ്യമ്മം പെട്ടു. അതുകൊണ്ടാണ് അവർ അതിന്റെ മലയാളം പറയുന്നത്, അറബി പറയില്ല. നേരെ മറിച്ച് തയ്യമ്മമോ നിങ്ങൾ ഉദ്ദേശിച്ചു പോവുക, നിങ്ങൾ ഉദ്ദേശിക്കുക, നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുക. എന്തിന് ശരീരൻ വളരെ ഉയരത്തിലുള്ള ശരീര ഔപ്രസാദമായി എന്ന് കുറാൻ പറയണം. നീ അല്ലെങ്കിൽ മുകളിലേക്ക് ഉയരത്തിലേക്ക് നീ കയറിപ്പോ. അപ്പൊ ശരീരം എന്നാണ് ഉയരം. വളരെ ഉന്നതവും വളരെ പരിശുദ്ധവുമായ ഒരു ചിന്തയായിരിക്കണം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കേണ്ടത്, നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. എപ്പോൾ അള്ളാഹുവിന്റെ ഈ ദൈവികമായ ജലം അതായത് ഖുർആൻ നമുക്കൊരു വിഷയത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ, അതാണ് ഫൈലം തെറ്റിതും വെള്ളം കിട്ടിയിട്ടില്ലെങ്കിൽ എന്ന് പറഞ്ഞത്. അല്ല, ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ കൂടുതൽ വിശദീകരിച്ച മൂന്നാലഞ്ച് ക്ലാസ്സുകളിൽ വിശദീകരിച്ചു. ഞാൻ എന്താണ് എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഞാനത് സൂചിപ്പിക്കാൻ കാരണം, ഖുർആനിനെ ഒരു ആശയതലത്തിലേക്ക് കൈ അല്ലെങ്കിൽ കാല് അല്ലെങ്കിൽ മുഖം അല്ലെങ്കിൽ ബാത്റൂമിൽ പോവുക അല്ലെങ്കിൽ പെണ്ണുങ്ങളൊപ്പം കിടക്കുക അല്ലെങ്കിൽ പെണ്ണുങ്ങളെ മനസ്സിനെ കുറിച്ച് സംസാരിക്കുക, അതിന്റെ ശുദ്ധീകരണം, ഇതൊന്നും ഖുർആനിന്റെ ചർച്ചയല്ല. ഖുർആനിന്റെ ചർച്ച, ഖുർആന്റെ ചർച്ച അവന്റെ മനസ്സിന്റെ പരിശുദ്ധി, അവന്റെ ആശയത്തിന്റെ പരിശുദ്ധി, അവന്റെ വൈജ്ഞാനിക വിജ്ഞാനത്തിന്റെ പരിശുദ്ധി, അവന്റെ മാനസികമായ ശക്തി, ഇതൊക്കെയാണ് ഖുർആനിന്റെ ലക്ഷ്യം. അങ്ങനെ അവനെ പരിശുദ്ധനാക്കി ഒരു ഉത്തമനായ മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് ഖുർആനിന്റെ ലക്ഷ്യം. അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, അതാണ് ഈസയുടെ പണി, അതായിരുന്നു, അതാണ് ഈസയെ മസീഹ് എന്ന് ഖുർആൻ പറഞ്ഞത് എന്ന് ഞാൻ സൂചിപ്പിക്കേണ്ടായിട്ടുണ്ട്. ഈ മസീഹ് ചെയ്യുന്ന പണി തുടച്ച് മിനുക്ക് ബലം കൊടുക്കുക, വിശ്വാസപരമായും ആശയപരമായും മാനസികമായും എല്ലാവിധ കറകളെയും തുടച്ച് ക്ലീനാക്കി ബലം കൊടുത്ത് വിടുന്ന ആള് എന്നുള്ള അർത്ഥത്തിലാണ് ഈസയെ അൽ മസീഹ്, മസഹ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ്, അതിന്റെ ഫഅീല രൂപത്തിലാണ് മസീഹ് എന്ന് ഖുർആൻ പറഞ്ഞത്. റഹിമ എന്നുള്ള വേർഡിൽ നിന്ന് റഹീം ഉണ്ടാകുന്നത് പോലെ, റഹിമ എന്നുള്ള കരുണ കാണിക്കുന്ന അതിൽ നിന്നാണ് റഹീമ് പറയാം എന്നതുപോലെയാണ് മസഹ എന്നുള്ള പദത്തിൽ നിന്നാണ് മസീഹ് എന്നുള്ള പദം ഉണ്ടായത്. അതായത് ആളുകളെ തൊഴിലാക്കി വിടൽ, അതാണ് മൂപ്പര് തൊഴിലാക്കി വിട്ടിരുന്നോന്നോ പക്ഷിയാക്കി വിട്ടിരുന്നോന്നോ, അതൊക്കെ ആലങ്കാരിക അത് ആ തലത്തിൽ വരാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യരെ ചെളിയിൽ തെളിയുന്ന വളരെ താഴ്ന്ന നിലവാരത്തിൽ വൈജ്ഞാനികമായും ആശയപരമായും ബുദ്ധിപരമായും വളരെ താഴ്ന്ന നിലവാരത്തിൽ കഴിയുന്ന മനുഷ്യരെ ജീവൻ കൊടുത്ത് അവരെ പക്ഷികളെ പോലെ വളരെ ഈഗോയിസ്റ്റിക്കായിട്ട് വളരെ സജീവമായി വളരെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാക്കി അവരെ വിട്ടു എന്നുള്ള അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ ഈസ ആളുകളെ തയ്യാറാക്കി വിട്ടിരുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. തയ്യറ് എന്ന് ഖുർആനിൽ ഉപയോഗിച്ച സ്ഥലങ്ങൾ, അതാണ് ഒരു സ്ഥലത്ത് നോക്കിയിട്ട് നിങ്ങൾ നമുക്കിത് വിശദീകരിക്കാൻ കഴിയില്ല. ഖുർആനിലെ ഉടനീളം ഈ തയ്യറ് എന്നുള്ള പദം വന്ന സ്ഥലങ്ങൾ പരിശോധിച്ചിട്ട് അർത്ഥം പറയാം, അപ്പോഴേ അത് ശരിയാവും. അത് ഞാൻ ഒരിക്കൽ നിങ്ങൾ സൂചിപ്പിച്ചല്ലേ, അലന്തര കൈഫ ഫലറപ്പുക എന്ന് പറഞ്ഞതിൽ ഇങ്ങനത്തെ ഈഗോയിസ്റ്റിക്കായ ദ്രുതഗതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഈ ദൈവികമായ സന്ദേശം കൊണ്ട് ആളുകളെ വിട്ടു അവരിലേക്ക് എന്നാണ് ആ പറഞ്ഞത് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നത്. ഫാറസലായും തൊയറ നബാബി എന്ന് പറഞ്ഞതാണ്. തൊയറായിട്ട് ഈഗോസ് വളരെ കൈകന്മാരെ പോലെ കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന ഫാസ്റ്റ് റൈഡർ എന്നാണ് അതിന് ഒരു മുഖത്തിൽ ഓർത്തത്. അതിവേഗത്തിൽ ദ്രുതഗതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാക്കി ആളുകളായ ഒരുപക്ഷം ആളുകളെ ദൈവികമായ സന്ദേശവും കൊണ്ട് ദൂതന്മാരായിട്ട് അവരിലേക്ക് വിട്ടു എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ആ ഒരു വളരെ അടുത്ത ഈ സുലൈമാന്റെ ആ രൂപത്തിൽ വളരെ അടുത്ത അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ ചെയ്യുന്ന ഒരാളെയാണ് അദ്ദേഹം അന്വേഷിച്ചപ്പോൾ കണ്ടെത്താതിരുന്നത്. അയാൾ എവിടെ എന്ന് പറഞ്ഞത് ആ തൊഴിലിനെയാണ്. അല്ല, പക്ഷിനെ എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ നമ്മൾ തർക്കിക്കാനൊന്നും പോകണ്ട, പക്ഷിനെ തന്നെയായി അങ്ങനെ തന്നെ ഉൾക്കൊണ്ടോട്ടെ. അത് അത്തരം ആളുകളോട് തർക്കിക്കാനൊന്നും നമ്മൾ പോകരുത്. ഒരു കാക്കാക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒരു കാക്കാനോട് വളരെ താഴ്ന്ന നിലവാരത്തിൽ വൈജ്ഞാനിക തലത്തിൽ വളരെ താഴ്ന്ന നിലവാരത്തിൽ കഴിയുന്ന ഒരാളോട് വടി അല്ല അത് വടിട്ട് വാമ്പായതല്ലാന്നൊന്നും പറയണ്ട, അത് വടിട്ട് വാമ്പായത് തന്നെയെന്ന് പറഞ്ഞാൽ മതി, മൂപ്പര് അവിടേക്ക് എത്തിയിട്ടുള്ളൂ. അദ്ദേഹത്തിന്റെ ചിന്തകൾ പടത്തോനെ ആ നിഷേധികളായ ആളുകൾ മൂസാനിക്ക് വടിട്ട് വമ്പാക്കിയിട്ട് പോലും ആ ജനത വിശ്വസിച്ചില്ലല്ലോ എന്ന ഒരു തലത്തിൽ ചിന്തിക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അവരെ പെട്ടെന്ന് നമ്മൾ ഈ തലത്തിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഞാനങ്ങനെ പലപ്പോഴും പറയുമ്പോ ആളുകൾ എത്രമാത്രം ഉണ്ട് നോക്കിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ പറയാറുള്ളത്. കാരണം ഇത് പെട്ടെന്ന് ഇപ്പോൾ അവരോട് പറഞ്ഞിട്ടത് പ്രശ്നം ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചു. ഇപ്പൊ ചില മൗലവിമാരോട് ചർച്ച ചെയ്യുകയാണെങ്കിൽ വളരെ ഉന്നതമായ നിലവാരത്തിൽ ചർച്ച ചെയ്യും. അവരോട് സലാത്തിനെ കുറിച്ചൊന്ന് ചോദിക്കും. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അത് സൂറത്തുൽ നിസായിൽ ചോദിക്കുകയാണ്. അപ്പൊ മൗലവി പറഞ്ഞു നമസ്കാരമാണ്. ഞാൻ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ നമസ്കാരം ഇമാമും മഹ്മൂമും ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ മഹ്മൂമികൾ എവിടെ നിൽക്കാന്ന് ചോദിച്ചു. അത് പിന്നിലാ നിൽക്കാന്ന്. ഇമാം എവിടെ? ഇമാമും മുന്നിലാ നിൽക്കുക. അതൊക്കെ സമ്മതിച്ചു. എന്നാൽ വൈദാ സഗടു അവർ സുജൂദ് ചെയ്തു കഴിഞ്ഞാൽ ഫലിയക്കോനും മിമ്പറായിക്കും അവർ പിന്നിൽ വന്ന് നിൽക്കട്ടെ എന്ന് പറയുന്നത് പോലെ എവിടുന്നി വരുന്നതെന്ന് വെച്ചു. ഈ ഒന്നാമത്തെ വിഭാഗത്തിന്റെ അവസാനത്തെ സുജൂദും കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നിൽ വന്ന് നിൽക്കട്ടെ എന്നാണ്. ഇപ്പൊ തന്നെ അവർ പിന്നിലാണെങ്കിൽ ഇനി അവർ പിന്നെ എവിടുന്നി വരുന്നതെന്ന് വെച്ചു. നിങ്ങളുടെ പിന്നിൽ അപ്പൊ അവർ വന്ന് നിൽക്കുന്നവരെ അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് അവിടെ ആ ട്രെയിനിങ് കഴിഞ്ഞാൽ പിന്നെ അവര് വന്ന് നിൽക്കുന്നത് അവിടെ ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം. നിസ്കാരമല്ല, അതാണ് നിസ്കാരമാക്കിയപ്പോഴാണ് ഈ പ്രശ്നം. ഭൈതാശതു അവർ സുജൂദ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പൊ നിങ്ങളിന്റെ പിന്നിൽ നിന്ന് സുജൂദ് ചെയ്ത് കഴിഞ്ഞു. സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ പിന്നിലോട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ അപ്പൊ നിങ്ങൾക്ക് അവരെ പിന്നെ. അപ്പൊ നിങ്ങൾക്ക് ഒരു നിർണായകമായ ഘട്ടത്തിൽ അതിനുവേണ്ട പരിശീലനം നൽകി കഴിഞ്ഞാൽ എന്റെ പിന്നിൽ നിങ്ങൾക്ക് ഒരു പോരാട്ടത്തിന് വേണ്ടി എന്റെ പിന്നിൽ അണിയായി വന്ന് നിൽക്കട്ടെ എന്നാണ്. ഈ സലാത്തല്ലാതെ അവിടെ ഒരു 10-18 ചോദ്യങ്ങളുണ്ട്. മൂല്യമാരെ കിട്ടണം, അപ്പോഴേ അതിന്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കഴിയുള്ളൂ, അപ്പോഴേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഇന്റർപ്രിട്ടേഷൻ അവരത് നോക്കാതെ അത് വ്യാഖ്യാനിക്കുകയാണ്. നോക്കാതെ അങ്ങോട്ട് വ്യാഖ്യാനിച്ചു പോയതാണ് സംഭവം. അപ്പൊ സലാത്ത് അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അത് ഞാൻ ചർച്ചയിലൂടെ പറഞ്ഞു തരാം. അല്ലെങ്കിൽ ഇന്ന ആയത്തും കൂടി ഒന്ന് വിശദീകരിച്ചാൽ തെറ്റുണ്ടായിരുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അത് വിശദീകരിക്കും. ഇനി ഞാൻ സൂറത്തുൽ ബഖറ. അൽ ബഖറ എന്ന് പറഞ്ഞാൽ പശു എന്നതിന് അർത്ഥം. ബഖറ എന്ന് പറഞ്ഞാൽ വെറും പശു. അൽ ബഖറ എന്ന് പറയുമ്പോൾ അലിസ്ലാമത്ത് അൽ ബഖർ എന്ന് പറയുമ്പോൾ ഖുർആൻ ചർച്ച ചെയ്യുന്ന ഒരു പശുവിനെ കുറിച്ചാണ് അതിന്റെ അത് പറയുന്നത്. ഖുർആൻ ചർച്ച ചെയ്യുന്ന ഒരു പശു ബക്കർ എന്ന് പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പശുവിന് ബക്കർ എന്ന് പറയും. ആ വേറിന്റെ അർത്ഥം ഞാൻ ഒരു മപ്പിന് ഒരു വസ്തു രണ്ടാക്കി ഭാഗിക്കുക, ഒരു തുണിയാണെങ്കിൽ കൂലി മുറിച്ച് രണ്ടാക്കുക, ഒരു പിന്നെ പെട്ടിയതുപോലത്തുള്ള വസ്തുക്കളെ ബക്കറ് ചെയ്തു തന്നെ ഓപ്പൺ തുറന്നു ഒരു ആശയത്തെ തൊട്ട് ഒരു മനുഷ്യൻ അന്ധനായാൽ അവന് ബക്കറായി എന്ന് പറയും. ഇതൊക്കെയാണ് ആ പദത്തിന്റെ മൂല അർത്ഥങ്ങൾ. ബക്കർ എന്ന് പറഞ്ഞ പദത്തിന്റെ മൂല അർത്ഥങ്ങൾ ഇതൊക്കെയാണ്. ഒരു വസ്തു നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് രണ്ട് ഭാഗമാക്കുക, ഒരു തുണി പോലെയുള്ള വസ്തുക്കളെ കീറിമുറിച്ച് രണ്ടാക്കുക, ഒരു പെട്ടി പോലെയുള്ള സാധനങ്ങളൊക്കെ ബക്കറാക്കി എന്ന് പറഞ്ഞാൽ അത് ഓപ്പൺ ആക്കുക, തുറക്കുക. ഒരു മനുഷ്യൻ അന്ധനായി തീരുന്നതിന്, ദൈവികമായ ആശയത്തെക്കുറിച്ചോ മറ്റോ അന്ധനായി തീരുന്നതിന് ബക്കർ എന്നും പറയും. വിശുദ്ധമായ ഒരു സംഗതിക്ക് ബക്കർ എന്ന് ഉപയോഗിക്കും. വിശുദ്ധമായ ഹോളി, വിശുദ്ധമായ ഒരു പവിത്രമായ ഒരു ആശയത്തിന് ബക്കർ എന്ന് പറയും. ഈ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 67 മുതൽ 71 വരെയുള്ള വചനങ്ങളിൽ ഇത് ഈ ബക്കറിനെ വിശദീകരിക്കുന്നത്. അവരുടെ വിശ്വാസപരമായ അവർ പരിശുദ്ധമായി കണ്ടിരുന്ന ഒരു പശുവുണ്ട്, അതേപോലെ അവരുടെ മനസ്സിലുള്ള പശു. ആ പശുവിനെ അവരുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാൻ, ആ മനസ്സിൽ നിന്ന് തുറന്നു വിടാനാണ് അള്ളാഹു ഇവിടെ കൽപ്പിക്കുന്നത്. അതാണ് ആ തദ്ബഹു എന്ന് പറഞ്ഞത്. അത് ഞാൻ വിശദീകരിച്ചിട്ട് അവിടേക്ക് വരാം. ഒരു ബക്കറത്തിന് അവരുടെ മനസ്സിലുള്ള പരിശുദ്ധമായ, അവർ വിശുദ്ധമായി കണ്ടിരുന്ന ഒരു പശുവിനെ അവരുടെ മനസ്സിൽ നിന്ന് തുറന്നുവിടാനാണ് അള്ളാഹു അവരോട് കൽപ്പിക്കുന്നത്. അപ്പോ അവർ ചോദിക്കാൻ ആ തത്തഹിദുന ഹുദുവൻ, നീ എന്താ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അതിന് മോശാഗതി കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. എന്താണ്? അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീന. ഞാൻ പരിഹസിച്ചുകൊണ്ട് വിഡ്ഢിയാകുന്ന ആളുകളെ ഞാൻ ആയിത്തീരുന്നതില്ലെന്ന് ഞാൻ അള്ളാഹുവിനോട് ശരണെന്ന്. ആ ഉത്തരത്തിൽ നിന്ന് ഈ പശു എന്താണ് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടും. അതാണ് ഉത്തരം. ഒന്നുകിൽ ഈ പശുവിനെ അറുക്കുക എന്നുള്ളത് വിവരവും അതിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് ജഹാലത്വം. അതാണ് അവിടെ. അതാണ് ഞാൻ നേരം മറിച്ച് മാത്രം പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ പരിഹസിക്കുകയാണോ അല്ലാന്നോ പറഞ്ഞില്ല. അതാണ് താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോന്ന് ചോദിച്ചപ്പോ ആന്ന് പറഞ്ഞില്ല, അല്ലാന്നും പറഞ്ഞില്ല. മറിച്ച് എന്താണ്? ഞാൻ ജാഹിലാകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് അഭയം തേടുന്നെന്നാണ് പറഞ്ഞു. ആ ഉത്തരത്തിൽ എല്ലാം അടങ്ങി. വളരെ ഉന്നതമായ ഒരു ഉത്തരമാണ് മൂസാ നബി അവിടെ കൊടുത്തത്. ഞാൻ എന്ന് പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ പരിഹസിക്കുക അല്ലാന്ന് പറഞ്ഞില്ല, ഞാനൊന്നും പറഞ്ഞില്ല, ഞാൻ നിങ്ങളെ പരിഹസിക്കുകയാണെന്നും പറഞ്ഞില്ല. മറിച്ച് ഞാൻ ജാഹിലാകുന്നതിൽ നിന്ന് ദൈവത്തിൽ ശരണം തേടുന്നു എന്ന് മാത്രം പറഞ്ഞു. അതിന്റെ അർത്ഥം ഈ പശുവിനെ ഉൾക്കൊള്ളുക എന്നുള്ളത് ഇലിറ്ററേറ്റും, അതായത് അജ്ഞതയും, ആ പശുവിനെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളത് ലിറ്ററേറ്റ്. അത് അറിവുമാണ്, അതാണ് ജ്ഞാനം, അതാണ് ശരിയായ അറിവുമാണ്. അത് ഇത് ജഹാലത്തും മറ്റത് ഇൽമുമാണ്. അതാണ് ആ പറഞ്ഞത്. അതാണ് ഉത്തരത്തെ മാറ്റി പറഞ്ഞത്. മൂസ ഉത്തരത്തെ മാറ്റി, ഉത്തരത്തെ മൂസ മാറ്റിയാണ് ചെയ്തത്. നേരം മറിച്ച് ശരിക്കും നമ്മളോടൊപ്പം ഒരാൾ ചോദിക്കുകയാണ്, താങ്കളെ ഞാൻ പരിഹസിക്കുന്നല്ലാന്നാ പറയാം, അല്ലെങ്കിൽ ഞാൻ പരിഹസിക്കുന്നതാണെന്നാ പറയാം. ഇതൊന്നും പറയാതെ ഞാൻ ജാഹിലാകുന്നതിൽ നിന്ന് അള്ളാഹുവിൻ ശരണം തേടുന്നു എന്ന് പറയുമ്പോൾ ഈ ബക്കറിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജാഹിലാകുന്നതിൽ നിന്നാണ് അദ്ദേഹം പശുവിൻ അള്ളാഹുവിൻ അഭയം തേടുന്നത്. അപ്പൊ ഈ വിശ്വാസത്തെ, ഈ ബക്കറിനെ അവര് ഹോളിലായിട്ട് പരിശുദ്ധമായി കണ്ടിരുന്ന ഒരു ആശയത്തെ, ഒരു വിശ്വാസത്തെ, അത് മൂസാ നബി ഉൾക്കൊള്ളുക എന്നുള്ളത് അറിവില്ലായ്മയും അജ്ഞതയും അതിനെ മനസ്സിൽ നിന്ന് ഗർഭിക്കുക, അറുത്തു കളയുക, ഒഴിവാക്കി കളയുക എന്നുള്ളത് ജ്ഞാനവും അറിവുമായിട്ടാണ് മൂസാ നബി അവിടെ കണ്ടത്. അതാണ് കാല ഔദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അപ്പൊ അവര് പറഞ്ഞു, ഏത് പശുവിനെ നടക്കേണ്ടത്, ഏത് വിശ്വാസത്തെയാണ്, ഏതിനേണ് ഞങ്ങൾ അറുത്തു കളയേണ്ടത്? അങ്ങനെ മോകൾ പറഞ്ഞത്, ലാ ഫാരിളൻ, അത് നിങ്ങൾക്ക് ഫറളായ ഒരു കാര്യമല്ല, അങ്ങനത്തെ ഒരു വിജ്ഞാനമല്ല. അപ്പൊ എന്തൊക്കെ നിലവിലെ അർത്ഥത്തെ ഞാൻ പറയുന്നില്ല, നമ്മളിപ്പോ ഖുർആനിൽ നിന്ന് അതിനെ കിട്ടുന്ന അർത്ഥമേ പറയാൻ എനിക്ക് പറ്റുള്ളൂ. ഇപ്പൊ എന്താണ് ഫാരിളൻ എന്നാൽ എന്തൊക്കെയാ അർത്ഥം? ഇപ്പൊ ഞാനത് മറക്കപ്പെടും, ആ അർത്ഥമൊക്കെ ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല. ഇവിടെ ഫറള് എന്ന് പറഞ്ഞാൽ നിർബന്ധം, സമൂഹത്തിൽ നിർബന്ധമായ ഒരു ജ്ഞാനമല്ലാതെ, ഒരു വിശ്വാസമല്ലാതെ. അത് നമ്മുടെ സമൂഹത്തിന്റെ വിജ്ഞാനം തന്നെ. നമ്മുടെ സമൂഹം ഖുർആനിന് പുറമെയുള്ളതൊക്കെ പിന്നെ ഐച്ഛികമാണ്, ഓപ്ഷണലാണ്, വേണമെങ്കിൽ എടുക്കാം. ഇത് ഫറളല്ല. അങ്ങനത്തെ ഒന്നിനെയാണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ലിവർ ഒഴിവാക്കേണ്ടത് എന്നാണ് പറയുന്നത്. ഫാരിളല്ല, ഫാരിളല്ലാതെ ഫറളല്ല. ഇപ്പൊ എന്താണ് ആ പയ്യൻ എന്താണ് മറ്റല്ല പെട്ടിട്ടില്ലാണ്, എന്തൊക്കെ അർത്ഥം? എനിക്കിപ്പോ അത് ഓർമ്മയില്ല, ഞാനത് മറന്നുപോണം, ഞാനത് മറക്കല്ലാതെ നിവൃത്തില്ല. ഇപ്പൊ ഞങ്ങളിന്നോട് പഴയ ഫാരിളിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഖുർആനിൽ നിന്ന് ഫറള എഫിലുള്ള ഫാരിളന് എത്ര എൻകുറ ലാഫ് ഹക്കമയ ഹക്കമ ഹാക്കിൽ എന്നൊക്കെ പറയുന്നത് പോലെ ഫറള എഫിലുള്ള ഫാരിൽ എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ കമ്പല് ചെയ്യുന്നില്ല, നിങ്ങളെ നിർബന്ധിക്കുന്നില്ല ഒന്നും ചെയ്യാൻ. ഇന്നത്തെ നമ്മളെ പിന്നെ അയൽസിന്നത്തിന്റെ വ്യവസ്ഥ തന്നെ സുന്നത്തുകളെ നിർബന്ധമില്ലല്ലോ. സുന്നത്ത് വേണമെങ്കിൽ എടുക്കാൻ വേണ്ട, ഓപ്ഷനുകളാണ്, വേണമെങ്കിൽ എടുക്കാൻ വേണമെങ്കിൽ ഒഴിവാക്കാം. ആ ഒരു രൂപത്തിലുള്ള ഒരു ആശയമാണ് നിങ്ങളുടെ മനസ്സിലുള്ള ഈ ബക്കർ. അതാണ് ആ ബക്കറിനെ വിവരിച്ചു കൊടുക്കുക. അത് ഫാരിളല്ല, അത് ഫറളല്ല, അത് നിങ്ങളെ ഒരു കാര്യം ചെയ്യാൻ അത് നിർബന്ധിക്കുന്നില്ല. നാസിറു നിങ്ങളെ സഹായിക്കുന്നില്ല എന്ന് പറയുന്നവരെ, ഞാൻ നാസിറു അവൻ സഹായിക്കുന്നവനല്ല, ലാ ദാഹിബുൻ അവൻ പോകുന്നവനല്ല എന്ന പോലെ ലാ ഫാരിളുൻ ആ വ്യവസ്ഥയ്ക്ക് നിങ്ങളെ ഒരു കാര്യവും ചെയ്യാൻ നിങ്ങളെ നിർബന്ധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു വിശ്വാസവും ഒരു ആശയവുമാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ പശു. അതിനെയാണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കേണ്ടത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താ പഠിച്ചിരുന്നെന്ന് എനിക്ക് അറിയില്ലട്ടോ. അത് എനിക്ക് എന്റെ ചർച്ചയല്ല. നിങ്ങളിതിനെക്കുറിച്ച് എന്തൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ചില ആളുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത് പറയാൻ കാരണം. വരുമ്പോഴിനോട് ഒരാൾ പറഞ്ഞപ്പോ അപ്പോൾ ഇത് ഈ വിഷയം ഇതല്ലല്ലോ എന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതാണെന്ന് വിചാരിച്ചിട്ട് പറയണം. ഫാരിയൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയാവുന്ന പാട്ടാണ് പറള എത്തിരുന്ന് ഫാരിയൽ എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുകയാണ്. നമുക്ക് സുന്നത്ത് നിസ്കാരം നിർബന്ധമല്ല, സുന്നത്ത് കല്യാണം നിർബന്ധമല്ല. അതായത് നിർബന്ധമില്ലാത്ത ഐച്ഛികമായ ഓപ്ഷനലായ വ്യവസ്ഥിതിയാണ് ഇന്ന് മുസ്ലിം സമ അതേ തന്നെ നിങ്ങൾക്കും അതേ തന്നെ നിലമുട്ട് ഖുർആൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും മനുഷ്യൻ ചെയ്യേണ്ട ഫാരിലാണ് അവന്റെ. ഇപ്പൊ ഖുർആനും സർവന അലൈക, അതാണ് ഖുർആനാണ് സർവ്വ, ഈ വ്യവസ്ഥിതിയാണ് സർവ്വ. ഖുർആനാവുന്ന ഈ വ്യവസ്ഥിതിയെ അള്ളാഹു പറളാക്കിക്കൊള്ളു. ഇപ്പൊ ഖുർആനും സർവനാഹു അലൈക സുമ്മല റാത്തുക എന്ന് പറയുന്നത് ഈ ഖുർആനാണ് സർവ്വ, വേറെ ഒന്ന് പറളാക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഫാരിലായ ഒരു വ്യവസ്ഥിതി അല്ല നിങ്ങളുടെ മനസ്സിലുള്ള ആ പശു, അതിനെയാണ്, അത് നിങ്ങളുടെ ഓപ്ഷനലാണ്, അതിനെയാണ് നിങ്ങൾ അറുത്തു കളയേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് നീക്കിക്കളയേണ്ടത്. വലാ ബിക്റുൻ, അതൊരു പുതിയ പുലരി തരുന്നതുമല്ല. ബുക്രത്തൻ വാശിയാന്നൊക്കെ പറയില്ലേ, ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ബുക്രത്തൻ വാശിയ, ഇഷാവും ബുക്രത്തിൽ പ്രഭാതവും, ഒരു മോർണിംഗ്, ഒരു പുതിയ പുലരി ലോകത്തിന് തരാൻ പറ്റുന്ന ആശയവുമല്ല ആ പശു. അതാണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ ലിവർ ചെയ്യേണ്ടത്, ഒഴിവാക്കേണ്ടത്. അത് ബിക്രമല്ല, അപ്പെന്തോന്ന് വർത്തണം, എന്തപ്പന് ബിക്രമാണ് പറാത്ത പെണ്ണ് പെണ്ണിനെ പറ്റുന്നതൊക്കെ എന്താ അർത്ഥം? അത് കറക്റ്റാന്ന് എനിക്ക് അറിയില്ല, സത്യമായിട്ട് അറിയില്ല. ഞാൻ ഒരു കാലഘട്ടത്തിൽ അത് പഠിച്ചു വിട്ടതാണ്. പക്ഷെ ഖുർആനിൽ ഞാൻ ബിക്ര ബക്ര ബുക്ര ബിക്ര ബുക്രത്തിൽ നിന്നൊക്കെ പരിശോധിച്ച് നോക്കി, ഒരു ന്യൂ ഡോൺ, ഒരു പുതിയ പുലരി, ഒരു ന്യൂ മോർണിംഗ്, ഒരു പുതിയ പുലരി. അതാണ് ബുക്രത്തൻ വാശിയ എന്ന് പറഞ്ഞല്ലോ, ഇഷാവും ബുക്രത്തും, പ്രസാദവും പ്രദോഷവും വൈകുന്നേരവും. ഇഷാന്ന് പറഞ്ഞാൽ മൂടുക, ആകെ എഴുത്ത് മൂടുക, അതാണ് ഇഷ. ബുക്രത്തും എന്ന പ്രസാദം ഉദിച്ചു വരിക, അതാണ് ബുക്രത്ത്, അതാണ് ബിക്ര. അപ്പൊ ഈ രാജ്യത്ത് ഒരു പുതിയ പുലരിയോ ഒരു പുതിയ പ്രസാദമോ ഈ ലോകത്ത് സൃഷ്ടിക്കാൻ പോകുന്നതുമല്ല ആ പേര്. അങ്ങനത്തെ ഒരു പശുവാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അതിനെ നിങ്ങൾ ഒഴിവാക്കണം. എന്താണ് ഖുർആൻ പറയുന്നത്? അതിനെയാണ് നിങ്ങൾ അറുത്തു കളയേണ്ടത്, അതിനെയാണ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് അറുത്തു കളയേണ്ടത്. ഫാരിലല്ലാത്ത ദിക്റല്ലാത്ത, ദിക്ർ എന്ന് പറഞ്ഞാൽ ദുക്റത്ത്, രാവിലെ മോർണിംഗ് അല്ലെങ്കിൽ അതായത് പ്രഭാതം, ഒരു പുതിയ പ്രഭാതം ലോകത്തുണ്ടാക്കാൻ പറ്റിയ ആശയവുമല്ല നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ളത്. അതുകൊണ്ട് ഒപ്പാലും മാറ്റുന്നതും നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ചാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഈ ആശയത്തെ നിങ്ങൾ തള്ളൂ എന്നാണ്, ആ പശുവിനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് തള്ളിക്കളയൂ. ഒന്ന് നിങ്ങൾ ആഴത്തിലിരുന്നൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ, എന്നാലേ ഇപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുക. പപ്പുറാലു, അതുകൊണ്ട് മൂസാനബി പറയുന്ന ആ സമൂഹത്തോട് നിങ്ങൾ ഇനി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? മാർക്കുമറവും നിങ്ങൾ അള്ളാഹുവിനാൽ നിങ്ങൾ എന്ത് കൽപ്പിക്കപ്പെടുന്നുവോ അതാണ് നിങ്ങൾ പ്രവർത്തിക്കേണ്ടത്, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതാണ് നിങ്ങളുടെ വ്യവസ്ഥിതിയായിട്ട് ആശയമായിട്ട് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത്. മറ്റുള്ളതിനെ നിങ്ങൾ ഒഴിവാക്കി കളയൂ, അറുത്തു കളയൂ, അതിനെ നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഉഴുതറിയൂ എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ അവർ ചോദിച്ചു, അത് ഒന്നും കൂടി കേട്ടാണ്, സാധാരണ ഒരു അനിമലിന്റെ ഒരു മൃഗത്തെ അറുക്കാൻ പറഞ്ഞാൽ എന്തായാലും വിശദീകരണം ചോദിക്കാനുള്ളത്? ഇതൊരു സാധാരണ മൃഗം അല്ല എന്നുള്ളത് ഉറപ്പല്ലേ? സാധാരണ ഒരു മൃഗത്തെ ഒരു പയ്യനെ അറുക്കുക, ഒരു മൂലിനെ അറുക്കുന്ന മൂപ്പർ എവിടെയെങ്കിലും പോയി ഒരു മൂലിനെ വന്ന് അറുക്കാനല്ലാതെ പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് വിശദീകരണം പിന്നെ എന്തിനാ ചോദിക്കാൻ വെക്കണം? ഇവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ആശയത്തെയും ആ തെറ്റായ വിശ്വാസങ്ങളെയും ആ അറിവിനെയാണ് ഇവിടെ കളയാൻ പറയുന്നത്. അപ്പോഴാണ് നിന്റെ വിശദീകരണം അവർ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങളോട് ഞാനൊരു പയ്യനെ അടക്കാൻ പറഞ്ഞാലേ, അത് അല്ലെങ്കിൽ ഒരു മുരുന്ന അല്ലെങ്കിൽ പോത്തിനെ അടക്കാൻ പറഞ്ഞാലേ, അത് കിട്ടാവുന്ന എളുപ്പത്തിൽ കിട്ടാവുന്ന വേഗത്തിൽ കിട്ടാവുന്ന ഉള്ള കാശുവിന് കിട്ടാവുന്ന ഒന്ന് പോയി അടിച്ചാന്നല്ലാതെ പിന്നെ അതിന്റെ വിശദീകരണം ചോദിച്ചാൽ ഇപ്പൊ നമ്മുടെ അഖിലസുന്നത്തിൽ ചോദിക്കുന്നത് ഏതാ? ഏത് വിശ്വാസത്തെ കളയാൻ പറയുമ്പോഴാണ് നമ്മൾ ഓരോന്ന് ചോദിക്കുന്നത്? അപ്പൊ സലാത്ത് എങ്ങനെ കിട്ടുക? എന്താണ് അതിന്റെ രൂപം? അപ്പൊ സുന്നത്ത് എങ്ങനെ കഴിച്ചു? അപ്പൊ സുന്നത്ത് കല്യാണം എങ്ങനെ കഴിച്ചു? എങ്ങനെ ചോദിച്ച് ഓരോന്ന് വീണ്ടും വീണ്ടും ചോദിക്കുന്നത്? കൈ എങ്ങനെ കെട്ടുക? കാലെങ്ങനെ വെക്കുക? കുമ്പുടി എങ്ങനെ? ഋതു എങ്ങനെ ചെയ്യുക? ഋതു എങ്ങനെ ചെയ്യുക? കൈ എങ്ങനെ മുറിക്കുക? കാലെങ്ങനെ മുറിക്കുക? തത്തവന്റെ കൈ മുറിക്കാൻ പറയുമ്പോൾ എവിടെ മുറിക്കുക? എങ്ങനെ മുറിക്കുക? ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഏത് പറയുമ്പോഴാ അതിന് സുന്നത്തുകാരെ നമ്മളോട് ചോദിക്കണേ? ഒരു മൃഗത്തെ അവരോട് പറഞ്ഞാൽ അവർ ഈ ചോദ്യമൊന്നും ചോദിക്കൂല. ഒരു പോത്തിനെ ഇറക്കാൻ വന്നാൽ അവർ ഈ ചോദ്യമൊന്നും ചോദിക്കൂല. അവർ വേഗം പോയിട്ട് ഒരു പോത്തിനെ വാങ്ങി അവശ്യത്തെ അതിന് ബിരിയാണി വെച്ച് തിന്നോളും. പക്ഷേ ഈ വിശ്വാസങ്ങളെ, മനസ്സിലുള്ള ഈ വിശ്വാസങ്ങളെ ഓരോന്നോരോന്ന് അറുത്ത് കളയാൻ അവരോട് പറയുമ്പോഴാണ് ഈ ചോദ്യങ്ങൾ ഓരോന്നും ചോദിക്കുക. അതേ ചോദ്യം തന്നെയാണ് മൂസയോട് ആ ജനതയും ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ്? ആ ഓരോന്നും പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ അടുത്തവരെ ചോദിക്കാം. നമ്മുടെ സുജീത് കുറയാൻ ഇല്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ഉപ്പോന്ന് ചോദിക്കാം. അങ്ങനെ ഓരോന്ന് ഓരോന്ന് ചോദിക്കേണ്ടാണല്ല വേണ്ടത്, പഠിക്കണം അറിയണം. പക്ഷേ എതിർക്കാൻ വേണ്ടി മാത്രം ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് അറിയാനുള്ള ചോദ്യം ചോദിക്കുന്നേ വേണം. അറിയാതെ ഒരു കാര്യവും ഉൾക്കൊള്ളാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഈ ചോദിക്കുന്ന ഇല്ല ആ ബക്രത്തും സെഫ്രാറും, അത് മഞ്ഞയാണ്, അത് മഞ്ഞയാണ്. മഞ്ഞപത്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഒരു ജേർണലിസത്തെ കുറിച്ച് പറഞ്ഞാൽ, ഒരു പിന്നെ പത്രപ്രവർത്തനത്തെ കുറിച്ച് മഞ്ഞാന്ന് പറയും. എന്താണ് ആ മഞ്ഞാന്ന് പറഞ്ഞാൽ? അത് ഫേക്കാണെന്നാണ്. വളരെ മോശമായ പത്രപ്രവർത്തനത്തിനാണ് മഞ്ഞപത്രം എന്ന് പറയാം. ഒരു പുസ്തകത്തെ മഞ്ഞ പുസ്തകാണെന്ന് പറയും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വിശ്വസിക്കുന്നത് മുഴുവൻ സഫറാണ്, മഞ്ഞയാണ്, അത് നല്ലതല്ല. അത് നിങ്ങൾ ഏതൊരു ആശയത്തെ കുറിച്ചാണെങ്കിലും, ഏതൊരു ബുക്കിനെ കുറിച്ചാണെങ്കിലും, ഏതൊരു പ്രത്യയശാസ്ത്രത്തെ കുറിച്ചാണെങ്കിലും, ഒരു ജേർണലിസത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിലും മഞ്ഞയാണതെന്ന് പറയാം. അത് ലോകത്തിന്റെ ഒരു പ്രയോഗമാണ്, അത് ഭാഷയുടെ ഒരു പ്രയോഗമാണ്, അത് മഞ്ഞയാണ്. കാരണം ഏത് കളറിനെയും മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു കളറാണ് മഞ്ഞ എന്നുള്ളത്. ഏതൊരു കളറിനെയും, അത് നിങ്ങൾ ചില കളറ് ആളുകൾ കളറ് കോമ്പിനേഷനെ കുറിച്ച് അറിയുന്ന ആളുകളോട് ചോദിച്ചാൽ മതി. ഞാനങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതാണ് ഈ മഞ്ഞയുടെ പ്രത്യേകത എന്താ. ഏത് കളറിനെയും മായ്ച്ചു കളയാൻ പറ്റുന്ന ഒരു മോശമായ, ഏത് കളറിന്റെയും ഒറിജിനലിനെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരു കളറാണ് മഞ്ഞ. അങ്ങനെയാണ് ഈ മഞ്ഞക്ക് എന്ത് വന്നത്? മഞ്ഞപത്രം എന്ന് പറഞ്ഞത്. മഞ്ഞപത്രം എന്ന് പറയുന്നത് മഞ്ഞ ബുക്കാണെന്ന് പറയുന്നതും അവരുടെ ജേർണലിസം മഞ്ഞയാണെന്നൊക്കെ പറയുന്നത് അങ്ങനെ വന്നതാണ്. നിങ്ങൾ ഈ പെയിന്റ് അടിക്കുന്ന ആളുകളോടും കളർ കോമ്പിനേഷൻ ചെയ്യുന്ന ആളുകളോടൊക്കെ ചോദിച്ചു നോക്കുന്നുണ്ട്, ഏതൊരു കളറിന്റെയും ഒറിജിനലിന് ശരിയായതിനെ മായ്ച്ചു കളയാൻ ഉപയോഗിക്കുന്ന കളർ ഏതാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും അത് മഞ്ഞയാണെന്ന്. എന്നതുപോലെ സത്യത്തിന്റെ, ദൈവികമായ ഈ സത്യത്തിന്റെ ആ പരിശുദ്ധിയെ മുഴുവൻ മായ്ച്ചു കളയുന്ന ഈ മഞ്ഞയാണ് നിങ്ങളുടെ മനസ്സിലുള്ള ആ വിശ്വാസവും ആ ആശയവും മഞ്ഞയാണ്, അത് മഞ്ഞയാണ്. മഞ്ഞപത്രമാണ് അത്, മഞ്ഞ വേദനിസമാണ്. അതിനെ നിങ്ങൾ കളഞ്ഞേ പറ്റൂ, അതിനെ ഒഴിവാക്കിയേ പറ്റൂ, അതാണത്. പക്ഷെ ദസവും ആളുകളിൽ ആ കാണുന്ന ആളുകൾക്ക് നല്ലൊരു ആനന്ദം ചിലപ്പോൾ തോന്നിയേക്കാം ആ കളറ് കാണുമ്പോൾ. പക്ഷേ അത് ഗുണമല്ല, അത് ഫേക്കാണ്. വളരെ മോശമായ വികൃതമായ കഥകളും വികൃതമായ സെക്ഷലായ കാര്യങ്ങളൊക്കെ പറയുന്നതിനെ കുറിച്ച് നീലാന്നും മഞ്ഞാന്നും പറയലുണ്ട്. അത് ഫേക്കായ ബുക്കാണ് എന്ന് പറയുമ്പോൾ അത് മഞ്ഞ ബുക്കാണെന്ന് പറയും. കാരണം അത് നിങ്ങളോട് പറഞ്ഞിട്ടല്ല, കാരണം കേരളത്തിൽ വളരെ പ്രസിദ്ധമായ ഒരു പ്രയോഗമാണ് മഞ്ഞപത്രമാണെന്നുള്ളത്. സമൂഹത്തിൽ കുഴപ്പവും നാശവും ഉണ്ടാക്കുന്ന പത്രപ്രവർത്തനങ്ങൾക്കും ബുക്കുകൾക്കും ഒക്കെ അങ്ങനെയാണ് പറയുക. അതുകൊണ്ടാണ് ഏതാണ് ആ വിശ്വാസം, ഏതാണ് ആ ബസർ എന്ന് ചോദിച്ചപ്പോൾ അത് മഞ്ഞയാണ്. പക്ഷെ ആളുകൾക്ക് ചിലപ്പോൾ കാണാൻ അതുകൊണ്ട് ആനന്ദമുണ്ടായിരിക്കാം, പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. പ്രത്യക്ഷത്തിൽ അവർക്ക് എൻലൈറ്റഡായ വളരെ പ്രകാശം, അവരുടെ കണ്ണുകൾക്ക് നല്ല പ്രകാശം തോന്നിപ്പിക്കുന്ന, സന്തോഷം തോന്നിപ്പിക്കുന്ന, ആനന്ദം തോന്നിപ്പിക്കുന്നതായിരിക്കാം. അതാണല്ലോ നമ്മുടെ സമൂഹത്തിന് എന്താപ്പോ ഇത്, എന്ത് എന്തുകൊണ്ട് എന്താ തകരാറ് എന്നാ ചോദിക്കും, എന്താപ്പോ നിസ്പെക്ടർ കുഴപ്പമെന്നാ ചോദിക്കാന്നുള്ളത്. അത് നല്ലതാണ്. എന്താപ്പോ രണ്ടരക്കായിട്ട് കുമ്പിട്ട കുഴപ്പമെന്നാ, കുഴപ്പമൊന്നുമില്ല, അത് അങ്ങനെ ചെയ്തത് ഒരു കുഴപ്പം. എന്താ പോത്തിനെ അങ്ങനെ അടുത്താൽ എന്താണെന്ന് ചോദിച്ചത്, കുഴപ്പമൊന്നുമില്ല, പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പടക്കൊന്നും ഇങ്ങനെ ഓരോന്ന്, അതാണ് അവർക്കത് അവരുടെ വീക്ഷണത്തിൽ അത് നല്ലതാണ്, അവർക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. അങ്ങനെ വേണ്ട ചോദിച്ചു, അവരുടെ വീക്ഷണത്തിൽ, മാസത്തിന്റെ പൊതുജനത്തിന്റെ വീക്ഷണത്തിൽ അത് നല്ലതാണ്, അവർക്ക് സന്തോഷം വരുന്ന കാര്യമാണ്. പക്ഷേ അത് സത്യമല്ല, അത് ശരിയല്ല. അവർക്ക് അതാണല്ലോ, അത് നമ്മളോട് ചോദിക്കുന്നത് എന്താ ഇപ്പൊ പോത്തിന് നാലെന്ന അർത്ഥം എന്താ വലിയ കാട്ടണം, അർത്ഥം കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം, കാര്യം തോന്നുന്നുണ്ട്, സമൂഹത്തിന് എന്താ ഗുണമെന്ന്. ഇങ്ങനെ ഓരോന്ന് അവർക്കിത് നല്ലതല്ലേന, എന്താ രണ്ടര കാലത്ത് സുന്നത്ത് നിസ്കരിച്ചാണ് നല്ലതല്ലേന, ഇത് അവരുടെ വീക്ഷണത്തിൽ അത് അവർക്ക് ആനന്ദം നൽകുന്നതാണ്. അങ്ങനത്തെ ഒരു പശുവാണത്, അങ്ങനത്തെ ഒരു കൗ, അങ്ങനത്തെ ഒരു വിശ്വാസമാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്, അതിനെയാണ് നിങ്ങൾ നീക്കം ചെയ്യേണ്ടത്. ഇനി എന്താണ് അവർ ചോദിച്ചത്? ഇനി എന്താണ്? അപ്പൊ തടവർക്ക് ഏകദേശം വ്യക്തമായി. ഇനി ഒന്നുകൂടി വിശദീകരിച്ചിരുന്നു. അപ്പൊ അവരൊന്നും ഗലൂലും സുസീറും ഇല്ലാറുള്ള ഭൂമിയിൽ ഒരു വിപ്ലവം ഉണ്ടാക്കാൻ മാത്രം ഹമ്പിളായ വിനയാമിതമായ വളരെ ആളുകൾക്ക് വെല്ലുവിളി തുല്യമാണ് വസ്തുക്കൾക്ക് ബഹുമാ ജനാഹ തുല്യമാണില്ല ഹമ്പിൾ വളരെ വിനീതമായ താഴ്മയോടുകൂടിയുള്ള മാതാപിതാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ വസ്തു ലഹുമാ ജനാഹ തുല്യമാണ് താഴ്മയുടെ ഒരു വിനയത്തിന്റെ ഒരു താഴ്മയുടെ ഒരു കരുണയുടെ ചിറകിനെ നിങ്ങൾ മാതാപിതാക്കൾക്ക് താഴ്ത്തിക്കൊടുക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞു. അതാണ് തുല്യ ജലൂലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഖുർആനിന്ന് ഈ പദത്തിന് അർത്ഥെടുക്കുന്നത് നമുക്ക് പുറത്തും എടുക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം ഇത് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട്. ഖുർആൻ എന്ന ആ വേർഡ് എവിടെയൊക്കെ വന്നപ്പോഴും നോക്കി. അപ്പൊ ഞാൻ നോക്കി ജലൂല് തുല്യ, ഞാൻ നേരത്തെ പറഞ്ഞ ബിക്കർ ബുക്കറത്ത് ഖുർആനിൽ വന്ന സ്ഥലങ്ങളൊക്കെ അബുദാർ ഒന്ന് നോക്കി. എന്നെപ്പോലെ തുല്യ ജലൂല് എന്ന് പറഞ്ഞ ജനാഹ തുല്യ താഴ്മയുടെ വിനയത്തിന്റെ ഹമ്പിള് ഒരു താഴ്മയുടെയും വിനയത്തിന്റെയും ഒരു വിനീതമായി നിൽക്കുക. അപ്പൊ മനുഷ്യർക്ക് ഹമ്പിളായ ലളിതമായ ഒരു പ്രത്യയശാസ്ത്രം അല്ലാതെ അത് വെലൂലല്ല മനുഷ്യർക്ക്. മനുഷ്യരെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലുള്ള ഈ ബബറ കൊണ്ട് അവർക്ക് വിനീതമായി അവർക്ക് അനുസരിച്ച് ജീവിക്കാൻ മാത്രം അവർക്ക് വിനീതമായ ഒരു ആശയമല്ലാതെ തുസീറുള്ള ഭൂമിയിൽ വിപ്ലവം ഭൂമിയെ മാറ്റിമറിക്കാൻ പുതിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നതുമല്ലാതെ ഞാൻ പറഞ്ഞില്ല 1400 കൊല്ലായിട്ട് ലോകത്തെ എന്ത് വിപ്ലവം സൃഷ്ടിച്ച് ഈ അഹിൽ പുനഃപ്രേതമായതുകൊണ്ട് അതൊരു വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്നതുമല്ല. എല്ലാ തസ്തിഹർസ് ഒരു ഫലഭൂഷ്ടമായ ഒരു കൃഷി ഇവിടെ വളർത്തിക്കൊണ്ടുവരാൻ നനച്ചു കൊണ്ടുവരാൻ പറ്റിയ ആശയവും അല്ല നിങ്ങളുടെ മനസ്സിലുള്ള പശു. അത് നിങ്ങൾ കളഞ്ഞേ പറ്റൂ. അത് തുസീറുള്ളവർക്കല്ല ഭൂമിയെ ഊന്നു മറിച്ച് ഒരു വിപ്ലവം ഒരു ഇഫാറത്ത് സൗറത്ത് നിന്നാണ് വിപ്ലവം. സൗറത്ത് നിന്നാണ് വിപ്ലവം. അറബിയിൽ വിപ്ലവത്തിന്റെ അറബി എന്താണെന്ന് വെച്ചാൽ സൗറത്ത് എന്ന് ഏത് മൗലയും പറയും. വിപ്ലവത്തിന് എന്താ അറബി പറയാന്ന് വെച്ചാൽ സൗറത്ത് എന്ന് പറയും. അപ്പൊ ഭൂമിയിലൂടെ ഉഴുതു മറിച്ച് ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ പറ്റിയതോ, ഒരു കൃഷിയെ നട്ടു നനച്ച് വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയതോ ആയ ജനങ്ങൾക്ക് ഹമ്പിളായ വളരെ വിനീതമായ വളരെ താഴ്മയോടുകൂടിയ ഒരു പശുവോ ഒരു ആശയമോ അല്ലാതെ അതിനെയാണ് നിങ്ങൾ കളയേണ്ടത്. അപ്പൊ ഞാൻ പറയുന്നത് ഇനി കൂടുതൽ ഓരോ പദങ്ങളെടുത്ത് വിശദീകരിക്കാം. അങ്ങനെ എന്തായാലും അവസാനം അവരത് പ്രയോഗവൽക്കരണത്തിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അവസാനം അവർ ആ ആശയത്തെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടാണ് അവർ മൂസയോട് പറഞ്ഞത് ഞങ്ങൾക്ക് എന്താ എന്നും ഒരു തീറ്റന്നെ ഞങ്ങൾക്ക് ഈ നാട്ടുകൂടിന്റെ ഈ ബുഖാരി മുസ്ലിം തുർമുദി നസായി ഇബ്നു മാജ ഷാഫി ഹനഫി ഹംബലി ഇതൊക്കെ വേണം ഞങ്ങൾക്ക് തിന്നാനെന്ന. ഞങ്ങളെല്ലാം നസ്റാലാത്ത ആമീൻ വാഹിരുന്ന ഒരേ താഹാം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് തൃപ്തിയാവൂല ഒരു താഹാം. അതിനൊക്കെ എത്ര അത് പിന്നെ പറയാം, അത് മനസ്സിലാവണില്ല. ഒരു താഹാം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ശരിയാകണില്ല എന്നാണ് അവരുടെ ആവശ്യം. ഞങ്ങൾക്ക് തെളിവറിയുന്നത് ചീര പക്കൽ അത് ഓരോ വാക്കും വിശദീകരിക്കണം. അതുകൊണ്ട് അവരൊക്കെ ഞാൻ പോകണില്ല. ഇതെന്താ പറയുന്നത്? ചീര പഴവ് വെണ്ടക്ക അരിമുളയ എന്നൊക്കെ പറയുന്നത് അതൊക്കെ വേണം ഞങ്ങൾക്ക് ഈ ചോറും ബിരിയാണിയൊക്കെ തിന്നിട്ട് അവർ ശരിയല്ല എന്ന രൂപത്തിൽ അവർ ചോദിച്ചു. ഏതാണ് ഈ ഭക്ഷണം, ഈ അവർക്കുള്ള ഫുഡ് ഏതാണ്? ആ സമൂഹം ചോദിക്കുന്ന ഞങ്ങൾക്ക് തൃപ്തികരമല്ല എന്ന് പറയുന്ന ഫുഡ് ഏതാണ്? ഞങ്ങൾക്ക് വേറെ വേണം ഫുഡ് എന്ന് പറയുന്ന ആ ഫുഡ് ഏതാണെന്നുള്ളത് പത്തലും കിട്ടാവും. ഒക്കെ വിശദീകരിക്കുമ്പോ ഞാൻ ഇൻഷാല്ലാ പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞു അള്ളാഹു അനുഗ്രഹിക്കാൻ. അപ്പൊ ഞാൻ ഈ സൂറത്ത് അൽ ബഖറ, അതാണ് അൽ ബഖറ എന്ന് പറയുന്നത്, ആ സമൂഹത്തിലെ അറുത്തു കളയാനും ഇല്ലാതാക്കാനും നശിപ്പിക്കാനും പറഞ്ഞ ആ അൽ ബഖർ എന്ന് പറയുന്നത് അതാണ്. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പൊ സൂറത്തിന്റെ പേര് പറഞ്ഞു. ഇനി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി ഇപ്പൊ വിശദീകരിക്കുന്നില്ല, പെങ്കിലെ ഏതായാലും ഇപ്പോഴുള്ള അർത്ഥമല്ല എന്നുള്ളത് മാത്രം മനസ്സിലാക്കി. അതായത് അള്ളാഹുവിന്റെ ഭരണകാരുണികരും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തോട് കൂടി എന്നാണ് ഇപ്പൊ എഴുതിയിരിക്കുന്നത്. അതിനെ അവരിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നതാണ്? കുറെ അക്ഷരങ്ങളൊക്കെ അതിന് പോകണം എന്നാണ് പറയുന്നത്, കളഞ്ഞപ്പോഴെന്നാണ് പറയുന്നത്. ഇസ്മിയിൽ നിന്നില്ലാത്ത അലിപ്പ് കളഞ്ഞപ്പോഴെന്നാണ് പറയുന്നത്. ബിസ്മില്ലാഹി എന്ന് ഖുർആനാണ്. ബിസ്മില്ല ബിസ്മില്ല എത്ര ഖുർആനുള്ളൂ. അലിഫ് എവിടെയെന്ന് ചോദിച്ചാൽ അത് കളഞ്ഞിട്ടാണോ പറയല്. അപ്പൊ ഇത്രയും ബിസ്മി എന്ന് പറഞ്ഞിടത്തോണ്ട് അലിഫിനെ കളയാട്ടെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരല്ല. ഈ ബിസ്മില്ലാന്ന് പറഞ്ഞിടത്ത് മാത്രമേ ഈ അലിഫിനെ കളഞ്ഞിട്ടുള്ളൂ. എത്രയോ ബിസ്മി അവിടെ എന്താ അലിഫിനെ കളയാത്തത്? അതിപ്പോ കളയാത്ത എന്താന്ന് വെച്ചാൽ അങ്ങനെ അറബി ഭാഷയിൽ വേമുണ്ടോ അങ്ങനെ ഒരു അക്ഷരത്തെ കളയാൻ? ഞാൻ കണ്ടിട്ട് എഴുത്തിൽ ഉച്ചാരണത്തിൽ ഉച്ചരിക്കണ്ടാത്ത അലിഫുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ എഴുത്തിൽ കളയാൻ പറ്റുന്ന അലിഫ് ഞാൻ കണ്ടിട്ടില്ല. നീ അറിയില്ല കേട്ടോ. പക്ഷെ അതിന് ഏറ്റവും പുതിയൊരു ഏറ്റവും പുതിയതാണ്, ഏറ്റവും പഴയതും ഏറ്റവും പുതിയതും, ഏറ്റവും പഴയതും ഏറ്റവും പുതിയതുമായൊരു വ്യാഖ്യാനുണ്ട്, ബിസ്മില്ലാന്നാണ്, അള്ളാഹുവിന്റെ കിതാബാണെന്ന്. അതാണ് ബിസ്മില്ല. നൂറുമാണ് വേണാലെന്താ അള്ളാഹുവിന്റെ പ്രകാശം, അതേതാണ് അള്ളാഹുവിന്റെ കിതാബ. മീസാൻ ഉള്ളതാണ് അള്ളാഹുവിന്റെ മീസാൻ എന്ന് പറഞ്ഞാൽ എന്റെ തുലാസാണ്. അർത്ഥത്തിലെ തുലാസാണെങ്കിലും ഉദ്ദേശം ഏതാണ്? അള്ളാഹുവിന്റെ കിതാബ. ഹിക്മത്തുള്ളതാണ് പറയണ്ടേ, ഉദ്ദേശം യുക്തി എന്നാണെങ്കിലും ഉദ്ദേശം ഏതാണ്? അള്ളാഹുവിന്റെ കിതാബ. ഇങ്ങനെ ഹദീദ് എന്ന് ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മായ എന്ന് ഖുർആനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വെള്ളം എന്നാണ് അർത്ഥമെങ്കിലും ഉദ്ദേശം ഖുർആനാണ്. എന്നതുപോലെ തന്നെ ഈ ഭസ്മ എന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പുഞ്ചിരി എന്നാണ് അർത്ഥം. ലോകത്തോട് വളരെ പുഞ്ചിരിയോടുകൂടി മനുഷ്യരോട് മനുഷ്യരിൽ നല്ല ഒരു ഫീലിംഗ്, നല്ല നിലക്ക് ലോകത്തിന് ഒരു ആശയം അള്ളാഹു അവതരിപ്പിക്കുക എന്ന അർത്ഥത്തിൽ, അള്ളാഹുവിന്റെ ഗ്രന്ഥം എന്നുള്ള അർത്ഥത്തിൽ ബിസ്മില്ലാ എന്ന് ഏറ്റവും പഴയ വ്യാഖ്യാനമുണ്ട്, ഏറ്റവും പുതിയ വ്യാഖ്യാനമുണ്ട്. അതാണ് സുലൈമാൻ പറഞ്ഞത്, ഇന്നഹു മിൻ സുലൈമാന ഇന്നഹു ബിസ്മില്ലാ എന്ന് പറഞ്ഞത്. ഇത് സുലൈമാനിൽ നിന്ന് സബഇന് എന്ന് പറയുന്ന രാജ്ഞിയിലേക്ക് അള്ളാഹുവിന്റെ കിതാബാണിത്. മൂസാനബി അല്ല, നൂഹ് നബി അദ്ദേഹത്തിന്റെ കപ്പൽ, ആ കപ്പൽ എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ ഈ ബിസ്മില്ല മനസ്സിലാകുന്നത്. ബിസ്മില്ലാഹി മദ്ര, ആ കപ്പലിൽ ഈ ആശയത്തെ പ്രയോഗവൽക്കരിക്കുന്നതും അതിന്റെ ഒഴുക്കും ആ ഒരു സമൂഹത്തിൽ ഈ ആശയത്തെ ഒരു നങ്കൂരമിടലും ബിസ്മില്ല കൊണ്ടാണ്. ബിസ്മില്ലയാണ് അത്, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന രൂപത്തിൽ വിശദീകരിക്കുന്നു. അതിന് കൂടുതൽ ഒന്നുകൂടി നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്, അത്രയും മനസ്സിലാക്കി. അങ്ങനെ ഒരു രണ്ട് അർത്ഥം അങ്ങനെയുണ്ട്. പിന്നെ ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. മൂന്നാല് വ്യാഖ്യാനങ്ങളുണ്ട് അവിടെ. ആ ഒരു വ്യാഖ്യാനം മുമ്പ് നമ്മുടെ മാസികയിൽ പൊന്നര ഒരു മാസം മുമ്പൊക്കെ എഴുതി ബിസ്മില്ലാഹി എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ സെമ സിമ സുമുനത്തിന്റെ ചിഹ്നത്തോടുകൂടി അടയാളത്തോടുകൂടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വ്യാഖ്യാനം പൂർവ്വ ഉപദ്രവികൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ സൂക്ഷ്മമായി അറിയുന്ന പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവിടെ അലിഫിനെ കളയാൻ ഒരു വകുപ്പില്ല. ഒന്നെങ്കിൽ ബിസ്മില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കിതാബ് എന്നുള്ള അർത്ഥത്തിലോ, അല്ലെങ്കിൽ ബി എന്നുള്ളതും സെമ എന്നുള്ളതും വേർത്ത് കണ്ടാൽ ബിസ്മില്ലാഹി അള്ളാഹുവിന്റെ അടയാളത്തോടുകൂടി, അവന്റെ അടയാളത്തോടുകൂടിയാണ് ഇത് ഇറങ്ങുന്നത് അല്ലെങ്കിൽ അവതരിപ്പിക്കുന്നത് എന്ന രൂപത്തിലോ ഇത് രണ്ടുമാകാം. രണ്ടും വിശദീകരണമുണ്ട്, മൂന്നാല് വിശദീകരണമുണ്ട്. അത് വിശദീകരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഏറ്റവും ആപ്റ്റായിട്ട് അനുയോജ്യമായത് ഏതാണെന്നൊക്കെ നമുക്ക് സ്വീകരിക്കാം. പിന്നെ അൽ ഇസ്ലാമി 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖുർആനിൽ 29 സ്ഥലങ്ങളുടെ തുടക്കത്തിൽ അൽ ഇസ്ലാം മീം, അൽ ഇസ്ലാം മീം, ഹാ മീം, അൽ ഇസ്ലാം റാ താസീം മീം, കാഫ് ഹാ യാ ഐൻ സാദ് കാഫ് നൂൻ യാസീൻ, ഇങ്ങനെ ഖുർആനിലെ 79 അധ്യായങ്ങളുടെ തുടക്കത്തിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഈ പദങ്ങളെ വിശദീകരിച്ചിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് എന്താണ്? ഒക്കെ അതിനുശേഷം ഒക്കെ പറയുന്നത് വേദത്തെക്കുറിച്ചാണ്. വേദത്തെക്കുറിച്ചാണ് അതിനുശേഷം നിങ്ങൾ ഏത് ആയത്ത് നോക്കിയിട്ടുള്ളത് ഒക്കെ ആണ് അൽ ഇസ്ലാം മീം ദാലിക്കൽ കിതാബ്, അൽ ഇസ്ലാം റാ കിതാബ് നുഹിക്മത്ത് ആയാത്തുഹു യാസീൻ വൽ ഖുർആനിൽ ഹക്കീം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഞാൻ മൊത്തത്തിന് ഇനി ആ 29 സ്ഥലങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇപ്പോ ഒന്നാമത്തെ അധ്യായത്തിൽ സൂറത്ത് അൽബഖറയിൽ ഇത് ഗ്രന്ഥമാകുന്ന ഒരു സംശയവുമില്ല, അതിലാകുന്ന മുത്തക്കികളായി തീരുന്നതിന് വേണ്ടിയുള്ള മാർഗദർശനം അല്ലെങ്കിൽ കിതാബുലാ റൈബ ഫീഹ് മുതലിൽ മുട്ടട്ടെ. സജവ സമർപ്പണം എന്ന് പറയുന്ന ഒരു അധ്യായന്റെ 32-ാം വചനത്തിൽ സംശയമില്ല ഇത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഗ്രന്ഥത്തിന്റെ അവതരണമാകുന്നു എന്ന് പറഞ്ഞാൽ അലിഫ് ലാം മീം തന്നെയാണ് അവിടെ. അവിടെ അലിഫ് ലാം മീം എന്ന് പറഞ്ഞതിന് ശേഷം അതിന്റെ മലയാളം ഞാൻ വായിക്കണം. സംശയിക്കണ്ട, ഇത് സർവലോക രക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഗ്രന്ഥത്തിന്റെ അവതരണമാകുന്നു എന്നാണ് സൂറത്ത് അസഗതയിൽ, ഹാമീൻ അസഗതയിൽ അല്ലെങ്കിൽ ഹോഫുർ എന്നും പറയുന്നു അസഗതയിൽ പറയുന്നത്. സൂറത്ത് ലുക്മാനിലെത്തി ഇതേപോലെ തന്നെ അലിഫ് ലാം മീം എന്ന് പറയും. അതിനുശേഷം തൊട്ടടുത്ത വചനത്തിൽ പറയുന്നത് അവ യുക്തിപത്രമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാവുന്നു. ഇതൊക്കെ ആയാത്തുൽ കിതാബിൽ ഹക്കീം എന്ന് പറയണം. വളരെ യുക്തിപത്രമായ ഗ്രന്ഥത്തിലെ വചനങ്ങളാവുന്നു അവ എന്നാണ് തൊട്ടടുത്ത വചനം. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഒക്കെ ഈ സൂറത്തു പിന്നെ ഏതാണ് അൽ ഖസസ് കഥ എന്ന അല്ലെങ്കിൽ കഥകൾ എന്ന അർത്ഥം പറയുന്ന എന്ന് പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നു അവ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥത്തിലെ വചനങ്ങളാവുന്നു. ചിലക്ക് ആയാത്തുൽ കിതാബിൽ മുബീൻ, മുബീൻ എന്ന് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥത്തിലെ വേദത്തിലെ വചനങ്ങളാകുന്നു ആയത്തുകളാകുന്നു അവ. അതാണ് ഒക്കെ നിങ്ങൾ നോക്കിക്കോ ഏത് 29 അധ്യായങ്ങളുടെ തുടക്കത്തിലിട്ട് ഒക്കെ ശേഷം ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ അതുകൊണ്ട് എന്താ അർത്ഥമാകുന്നത് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ അള്ളാഹുവിന്റെ ഈ ഗ്രന്ഥത്തിന്റെ ഒരു വചനം തന്നെയാണ് അത്. അത് അതിന്റെ ഒരു മോചിസത്തായിട്ട് മോചിസത്വം എന്നാൽ ഗോഡില്ല, പക്ഷെ അത് ഒരു ചിഹ്നമായിട്ട് ദൈവത്തിന്റെ ഒരു ചിഹ്നമായിട്ട് ഒരു അടയാളമായിട്ട് നമ്മൾ ഏതൊരു വണ്ടി ഒരു ചാച്ചട വണ്ടി ഇറക്കുകയാണെങ്കിൽ ഇതുപോലെ വണ്ടിക്കൊരു ചിഹ്നം ഉണ്ടാവും ഈ ഇങ്ങനെ കെട്ടിട്ടപ്പെട്ട എന്ന പോലെ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇത്തരം കേരളാക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് 29 സ്ഥലങ്ങളിൽ. അപ്പൊ തൊട്ടടുത്ത് ഗ്രന്ഥത്തെ കുറിച്ചാണ് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഇത് ആ ഗ്രന്ഥത്തിന്റെ ഒരു മഹത്വമായിട്ടാണ് ഞാൻ എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഒരു മഹത്വമായിട്ടാണ് ഈ വചനങ്ങൾ, ഈ കേവലാക്ഷരങ്ങൾ, ഈ അധ്യായങ്ങളുടെയൊക്കെ തുടക്കത്തിൽ അള്ളാഹു വെച്ചിട്ടുള്ളത് എന്നാ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണല്ലോ 28 അക്ഷരങ്ങളാണ് അറബിയിൽ ഉള്ളത്. ഈ 28 അക്ഷരങ്ങളിൽ 14 അക്ഷരങ്ങൾ ഇങ്ങനത്തെ 14 അക്ഷരങ്ങൾ അള്ളാഹു എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എണ്ണി നോക്കിയാൽ കിട്ടും. ഈ 29 അധ്യായങ്ങളിൽ നിങ്ങൾ എടുക്കുക, എന്നിട്ട് അതിലെ ഓരോ അക്ഷരങ്ങളും ആവർത്തിച്ചത് തന്നെ ഒഴിവാക്കിക്കൊള്ളണം. ആവർത്തിച്ചതാണ് ഒഴിവാക്കിയാൽ ബാക്കി 14 അക്ഷരം ഉണ്ടാവും. അറബിയിൽ ആകെ 28 അക്ഷരങ്ങളാണുള്ളത്. ഈ 28 അക്ഷരങ്ങളുടെ പകുതിയോളം അള്ളാഹു എടുത്ത് ഉപയോഗിച്ചു. അതൊരു ചിന്തയാണ്, അതൊരു ദൈവികമായ ഒരു അവതരണമാണ്. നീ കൂടുതൽ ഞാൻ വിശദീകരിക്കുമ്പോൾ അധ്യായം 26 കവികൾ എന്ന് പറയുന്ന ഒരു അധ്യായത്തിലുണ്ട്. കവികൾ അശ്വാറ അവിടെയും താസീം മീൻ എന്ന് വന്ന ശേഷം അവിടെ അതന്നെ തിരിച്ച ആയാത്തിൽ കിതാബിൽ മുബീൻ അവിടെ അതന്നെ തിരിക്ക അവ അലിസ്ലാം മീ എന്ന് അല്ല താസീം മീൻ എന്ന് വന്ന ശേഷം തിരിക്ക അവ ആയാത്തിൽ കിതാബിൽ മുബീൻ കാര്യങ്ങളെ വ്യക്തമാക്കുന്ന ഏത് അബാനാണെന്ന വ്യക്തമാക്ക ഇവരെന്താ പറയുന്നു വ്യക്തമായ ഗ്രന്ഥത്തിലാണ് വ്യക്തമായതല്ല വ്യക്തമാക്കുന്ന കാര്യങ്ങളെ മുഴുവൻ വ്യക്തമാക്കുന്ന ഗ്രന്ഥത്തിലെ ആയത്തുകളാകുന്നു വചനങ്ങളാകുന്നു അവ എന്ന് സൂറത്ത് അശ്വറായി ആ കവികൾ എന്ന് പറഞ്ഞ അർത്ഥം വരുന്ന ഒരു അധ്യായം വിശുദ്ധ ഖുർആനിലെ ആ അധ്യായത്തിന്റെ തുടക്കത്തിലും പറഞ്ഞു. സൂറത്ത് താഹയുടെ തുടക്കത്തിൽ പറഞ്ഞു അവിടെയും ഖുർആനാ നിനക്ക് ദുരിതമുണ്ടാക്കാനോ വിഷമമുണ്ടാക്കാനോ പ്രയാസമുണ്ടാക്കാനോ വേണ്ടിയല്ല ഞാൻ ഈ ഖുർആനിനെ നിന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. മാനന്തല്ല ഞാൻ ഈ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടില്ല. അലൈക്കൽ ഖുർആന നിന്റെ മേൽ ഈ ഖുർആനിനെ ഞാൻ അവതരിപ്പിച്ചിട്ടില്ല. നിതഷ്ട നിനക്കൊരു ദുരിതമോ പ്രയാസമോ ബുദ്ധിമുട്ടോ നിനക്കുണ്ടാക്കാൻ വേണ്ടിയല്ല ഈ ഖുർആനിനെ ഞാൻ നിന്നിലേക്ക് അവതരിപ്പിച്ചത്. അവിടെയും ഖുർആനാ പറയുന്നത് അതാണ് ത്വാഹ സൂറത്ത് താഹയുടെ മുമ്പിൽ. ഈ സൂറത്ത് മറിയമിന്റെ തുടക്കത്തിൽ അവിടെയും ഈ ദിക്ര എന്നുള്ള അർത്ഥത്തിൽ നിന്റെ നാഥൻ തന്റെ ദാസനായ ജക്കരിയത്ത് ചെയ്ത കാരുണ്യത്തെ കുറിച്ച് നീ ജനങ്ങളോട് പറയുക. അതാണ് അവിടെയും ദിക്ര ഈ ഉത്ബോധനം ഈ സന്ദേശം നീ ജനങ്ങളോട് പറയുക. നിന്റെ നാഥൻ തന്റെ ദാസനായ ജക്കരിയത്ത് ചെയ്ത കാരുണ്യത്തിന്റെ അനുസ്മരണമാണിത്. ആ കാരുണ്യത്തെ കുറിച്ചാണ് ഇവിടെ അനുസ്മരിപ്പിക്കുന്നതും പറയുന്നതും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്തു മറിയം സൂറത്ത് കാഫായ ഇൻഷാദ് എന്ന് പറയുന്ന സൂറത്ത് മറിയമിന്റെ തുടക്കം. ഇനി സൂറത്ത് അൽഹിജർ. അൽഹിജർ എന്നാൽ ബുദ്ധിയുള്ള, ബുദ്ധി എന്നർത്ഥത്തിലുണ്ട് സ്റ്റോൺ ലാൻഡ്, കല്ലുകളുടെ പിന്നെ കല്ലുകളുടെ പ്രദേശം എന്നും, പിന്നെ നല്ല റോക്ക് സിറ്റി, നല്ല പിന്നെ ഐശ്വര്യപൂർണമായ ഒരു പട്ടണം എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയൊക്കെ വിശദീകരിക്കും. അത് ആ അധ്യായം വിശദീകരിക്കുമ്പോൾ നമുക്ക് അൽഹിജർ എന്നുള്ളതിന്റെ അർത്ഥം പറയാം. പക്ഷെ ഇപ്പൊ നമ്മൾ എഴുതിയിട്ടുള്ളത് അങ്ങനെയാണ് അൽഹിജർ എന്ന പേര് പറയാൻ. അൽഇസ്ലാം റാ അവ വേറെ ഗ്രന്ഥത്തിന്റെയും കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഖുർആനിന്റെയും ആയാത്തുകളാകുന്നു. ചിലപ്പോ ആയാത്തിൽ കിതാബുൽ ഹക്കീം, കിതാബി വൽ ഖുർആനിൽ മുബീൻ എന്നാ പറയണം. കിതാബിന്റെയും ഖുർആനിന്റെയും കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഖുർആനിലെയും കാര്യങ്ങളെ വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന വേദത്തിലെയും ആയാത്തുകളാകുന്നു അവ എന്നാ പിന്നെ ചൂണ്ടി പറയണം. ഇനി ഞാൻ മുഴുവൻ വിശദീകരിക്കുന്നില്ല, സമയം ഒരുപാട് എടുക്കുമെന്നുള്ളത് കൊണ്ട് മുഴുവൻ വിശദീകരിക്കത്തില്ല. ഞാൻ എന്താ പറഞ്ഞതിന്റെ സഹോദരങ്ങളോട് സൂചിപ്പിച്ചതാണ് ഈ അലിസ്ലാം മീൻ എന്ന് പറയുന്ന, അലിസ്ലാം മീൻ എന്ന് ഹാം മീൻ, യാസീൻ, താസീൻ, മീൻ, യാസീൻ ഖുർആനിൽ ഹക്കീം, അവിടെയും ഖുർആനെ കുറിച്ചാ യുക്തിപത്രമായ ഈ ഖുർആനെ തന്നെയാണ് ആണ, അത് തന്നെയാണ് ബൈ, അത് തന്നെ അതുകൊണ്ട് തന്നെയാണ് എന്നാണ് അവിടെയും പറയുന്നത്. യാസീൻ അത് അവരെയും ഖുർആനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോ ഈ സ്ഥലങ്ങളിലൊക്കെ ഈ വചനങ്ങളൊക്കെ പറഞ്ഞ് അവതരിപ്പിച്ച ശേഷം തൊട്ടടുത്ത് പറയുന്നത് അള്ളാഹുവിന്റെ കിതാബിന്റെ വിശേഷണങ്ങളാണ്, അവന്റെ ഗ്രന്ഥത്തെ കുറിച്ചാണ്, അതിലെ വചനങ്ങളെ കുറിച്ചാണ് പറയുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ പദങ്ങൾ, ഈ കേവലാക്ഷരങ്ങൾ അവന്റെ വചനങ്ങളുടെ, അവന്റെ ഗ്രന്ഥത്തിന്റെ, അവന്റെ കിതാബിന്റെ, അവന്റെ ആയാത്തുകളുടെ ഒരു മൂജിസത്ത് എന്ന് നിങ്ങൾ അറബി പറയണ്ട, പക്ഷെ അതിന്റെ ഒരു മഹത്വമായിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത്. അത് വേണമെങ്കിൽ ഇനി ഞാനൊന്ന് ചെയ്തോട്ടിരുന്നത് ഞാൻ നിങ്ങളോട് എപ്പോഴും പറഞ്ഞതാ, ബാക്കി 14 അക്ഷരങ്ങൾ എടുത്തിട്ട് ഞാൻ ഈ ഓർമ്മണ്ടാക്കിയതാ. പക്ഷെ ഈ ഈണവും ഈ രാഗവും ഈ താളവും ഈ ഒരു ഒഴുക്കും കിട്ടൂല, അത് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മതി. ഏത് അക്ഷരങ്ങളെ ഓർത്തിണക്കിയാലും ഈ അലിസ്ലാമീം ഞാൻ ഓടിയ വെച്ച് ഈണമെന്ന് കിട്ടൂല. പക്ഷെ നല്ലൊരു ഖിറാഅത്ത് അറിയുന്ന ഒരാളെ കൊണ്ട് നിങ്ങൾ ഈ അലിസ്ലാമി പോലെയുള്ള കേവലാക്ഷരങ്ങളൊക്കെ വായിപ്പിക്കാം. വായിപ്പിച്ചിട്ട് ബാക്കി 14 അക്ഷരങ്ങളെ നിങ്ങളൊന്ന് കോർത്തിണക്കുക. നിങ്ങൾ കോർത്തിണക്കിയിട്ട് ഏത് പിന്നെ എത്ര നല്ല ഖിറാഅത്ത് അറിയുന്ന ആളെ കൊണ്ട് നിങ്ങൾ ഓടിപ്പിച്ചോളൂ, ഈ ഈണമോ ഈ ഗാതമോ ഈ താളമോ ഈ ഒഴുക്കോ കിട്ടൂല. പുറത്താണ് താവും താവും അല്ലാഹു ഉപയോഗിച്ചിട്ടില്ല, പാത്താണ് കിട്ടുള്ളൂ. ഒരു രാഗം ഉണ്ടാവില്ല, ആ ഒരു ഒഴുക്ക് കിട്ടൂല പാത്താവിന്. താവും താവും അല്ലാഹു ഉപയോഗിച്ചിട്ടില്ല, അതും നിങ്ങൾ കോർത്തിണക്കി നോക്കാൻ കിട്ടൂല. ബാക്കി 14 അക്ഷരങ്ങളെ ഏത് അക്ഷരങ്ങളെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കോർത്തിണക്കിക്കോളും, പക്ഷെ ഈ ഒരു ഈണവും ഈ ഒരു ഒഴുക്കും അത് അള്ളാഹുവിന്റെ വചനത്തിന്റെ, അവന്റെ കിതാബിന്റെ, അവന്റെ ഖുർആനും മുബീന്റെ ഒരു മഹത്വമായിട്ട് 29 അധ്യായങ്ങളുടെ തുടക്കത്തിൽ വെച്ച് അതിൽ കണക്കും കാര്യങ്ങളൊന്നുമില്ല. ചിലർ കണക്കുകൊണ്ട് വന്നിട്ടുണ്ട്, ഇതൊരു കണക്കിന്റെ ഗ്രന്ഥമല്ല, ഇതൊരു ആശയത്തിന്റെ ഗ്രന്ഥമാണ്. ഒരു ആശയം അവതരിപ്പിക്കുന്നത്, പ്രത്യയശാസ്ത്രം അവതരിപ്പിക്കുന്ന ഗ്രന്ഥമാണ്. 9, 13, 6, 7 അങ്ങനത്തെ മാജിക് ഒന്നും ഈ ഖുർആനിലില്ല, അതൊന്നും ഇതിന്റെ വിഷയവുമല്ല. അങ്ങനെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും നമ്മുടെ, എനിക്ക് തോന്നിയിട്ടുണ്ട് അവർക്ക് എത്രമാത്രം ശരിയാണെന്ന് പരിശോധിച്ചിട്ട് പല ഭാഗത്തും ആ കണക്കുകളൊക്കെ തെറ്റിട്ടുണ്ട്. അപ്പൊ അതാണ്, അത് മാത്രമല്ല ഒരു കണക്ക് കൂട്ടിയിട്ട് 1000 കൊല്ലം പറയാ, പിന്നെ 500 കുറയ്ക്കുക, 2500 കൊല്ലം, 9, 9.5 നൂറ്റാണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു പ്രവാചകന്റെ പ്രബോധന കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ കണക്ക് പറയുന്ന ഒരു ഗ്രന്ഥമായിട്ടൊന്നും ഖുർആൻ എനിക്ക് തോന്നിയിട്ടില്ല. 7, 3, 10 അങ്ങനെ 10 ദിവസത്തിനൊക്കെ എണ്ണി പറയുന്ന തിരിച്ച അസുരത്തും കാമിലത്തും. അതിന് ചോദിച്ചാൽ എന്താണ് അറബിലേക്ക് എണ്ണാനറിയില്ല, 7, 3, 10 കൂട്ടാനറിയില്ല എന്ന എന്ത് കൊത്തവരൊക്കെ പറയണം എനിക്കറിയാം. അപ്പൊ 3 ഘട്ടങ്ങളിലായി നിങ്ങൾ പരിശീലനം നടന്നോണ്ട, അപ്പൊ സിയാമോ സലാഫത്തി ചെയ്യാം. 3 ഘട്ടങ്ങളിലായിട്ട് പരിശീലനം വേണം. 1, ജിദാല് പാടില്ല, ഖുസൂഖ് പാടില്ല, പിന്നെന്താ റഫഫ് പാടില്ല. 3 സിയാം. അത് ആർക്കാണ്? ലിമല്ലം ലത്തുൻ ഹാലിൽ മസ്ജിദുൽ ഹറാം, ഈ ദൈവികമായ വ്യവസ്ഥയിൽ അടുത്ത് എത്താത്ത, അതിലേക്ക് എത്താത്ത ആളുകൾക്കുള്ള പരിശീലനമാണ്. എന്നാൽ വൈകാരം നിങ്ങൾ തിരിച്ചു വന്നാൽ, എവിടേക്ക് തിരിച്ചു വന്നാൽ, ഈ ആശയത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വന്നാൽ, അപ്പോൾ നിങ്ങൾ ഒരുപാട് പരിശീലനങ്ങൾ നേടണം. 7 അല്ല, ഒരുപാട് പരിശീലനങ്ങൾ നിങ്ങൾ ഈ അല്ലാഹുവിന്റെ ഈ വ്യവസ്ഥയെ അനുസരിച്ച് നിങ്ങൾ നേടേണ്ടതുണ്ട്. അങ്ങനെ തീർത്ത അശറത്തും അങ്ങനെ നിങ്ങൾ ആയി തീരണം. നിങ്ങളെ എന്ത് അശറത്തായി തീരണം, ഒരു നല്ല പെരുമാറ്റമുള്ള സമൂഹമായി തീരണം. നിങ്ങൾക്കത് കാമിലത്തും സമ്പൂർണമായ എല്ലാ ഗുണങ്ങളും ഉൾക്കൊള്ളുന്ന സമ്പൂർണമായ ഗുണങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമായി അങ്ങനെ നിങ്ങൾ മാറണമെന്നാണ്. അതായത് 8, 7, 3, 10 അങ്ങനെ എണ്ണുന്നവർ അങ്ങനെ എണ്ണിക്കോട്ടെ, കുഴപ്പങ്ങൾ. അപ്പോ ഞാൻ സൂചിപ്പിച്ചത് ഇനി ജാലിക്കൽ കിതാബുല റൈബഫീ ഹുദല്ലിൽ മുത്തഖീൻ, സംശയിക്കണ്ട. തുടങ്ങി വെച്ചിട്ട് നാലായത്തെങ്കിലും വിശദീകരിക്കണം എന്നാ വിചാരിച്ചത്. അത് കഴിഞ്ഞില്ല, നിങ്ങൾ ക്ഷമിക്കണം. റാലിക്കൽ കിതാബ് ഒരായത്തെങ്കിലും ഞാൻ പറയട്ടെ. റാലിക്കൽ കിതാബുല റൈബ് ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, ആർക്ക് മുത്തഖിയായി സൂക്ഷ്മതയുള്ളവനായി തീരാൻ ആരാഗ്രഹിക്കുന്നുവോ അവർക്ക് സംശയിക്കേണ്ട, അവർക്കുള്ള മാർഗനിർദ്ദേശം ഈ ഗ്രന്ഥത്തിലുണ്ട്. സംശയിക്കേണ്ട, ഒരു സംശയവുമില്ല. ലാ റൈബ്, നോ ഡൗട്ട് എന്നാണ് ഈ അവർക്ക് എഴുതിക്കുന്നത്, ഷബീർ അഹമ്മദൊക്കെ എഴുതിക്കുന്നത്. നോ ഡൗട്ട്, ശൂരാണെന്ന ഉറപ്പാണ്. ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, നീ എന്നുള്ളത് മുത്തഖീങ്ങൾക്ക് വേണ്ടി എന്നല്ലാതെ അവരെ കഴിഞ്ഞിരിക്കുന്നു. പണപ്പണം മുത്തഖി ആയിട്ടില്ല, മുത്തഖി ആയി തീരുന്നതിന് വേണ്ടിയുള്ള, അല്ലാതെ ആ തുടക്കം തന്നെ എങ്ങനെയാണ് മുത്തഖി ആയിട്ടില്ല ആള്, പിന്നെ എങ്ങനെ മുത്തഖികൾക്കുള്ള മാർഗനിർദ്ദേശം അല്ല. മുത്തഖി ആയി തീരുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശങ്ങൾ ഇതിലാണുള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ്. ഇവരെന്തായിരിക്കണമെന്നോ ഈ ഫീഹിനം മുമ്പിൽ കൊണ്ടിരിക്കാം, ഭയങ്കര തലയെ കഴിച്ചിരിക്കണം അവിടെ. ഈ ഫീഹിനം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് ഹുദല്ലിൽ മുത്തഖീന്ന് ഇങ്ങോട്ട് വെച്ചു. അങ്ങോട്ട് വെച്ചപ്പോ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനാന്റെ പോക്കറ്റിൽ നിന്ന് കുറച്ച് വിശദീകരണം ചേർക്കേണ്ടി വരും, അല്ലാതെ ആ വാചകത്തിന്റെ അർത്ഥം എഴുതാൻ കഴിയില്ല. നിങ്ങൾ ഏത് തഫ്സീർ എഴുതി വെച്ചുകൊള്ളും? ഹുദല്ലിൽ മുത്തഖീൻ, അതിലാണ് മുത്തഖീങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം, ഈ അതിലാണെന്നുള്ളത് ബ്രാക്കറ്റിലുണ്ടാവും. ഏത് മലയാളത്തിൽ എഴുതിയ തഫ്സീർ നോക്കിക്കോളും, അതിലാണ് മുത്തഖീങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം എന്നുള്ളത്. ഈ ഫീഹിന് ഫീഹി, അതിൽ സംശയമില്ല എന്ന് ഈ ഫീഹിന് മോളിലേക്ക് കൊണ്ടായി. എന്നിട്ട് അവരുടെ മൂന്ന് അടുപ്പും കണ്ടുണ്ടാവും, അത് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. മൂന്ന് കുത്തുണ്ടാവുകയാണ്, ലാറൈബലാവിലും മൂന്ന് കുത്തുണ്ടാവും, ഫീഹിലാവിലും മൂന്ന് കുത്തുണ്ടാവും. അത് ഇവരുണ്ടാക്കിയ നിയമമാണ്. അതെന്താണെന്ന് മുകളിൽ വെച്ചാൽ താഴെ വെക്കാൻ പാടില്ല. താഴെയാണ് നമ്മൾ ഓടി നിർത്തണമെങ്കിൽ മുകളിൽ നിർത്താൻ പാടില്ല. രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്തെ വകുപ്പ് ഓടുമ്പോൾ നിർത്താൻ പാടുള്ളൂ എന്നതിന്റെ പിന്നെ തെജുവീലിന്റെ നിയമമാണ് അത്. അതിനെന്തിനും ഈ ഫീഹിനെ എങ്ങോട്ട് കൊണ്ടുവരുന്ന പേരിട്ടിട്ട് എന്ത് ചെയ്തു? ഇവര് ഫീഹിനെ അവിടെ കൊണ്ടുവന്ന് ഈ അടുത്തും കല്ല് വെച്ചു, എന്നിട്ട് ഇവിടെ നിർത്താൻ പാടുള്ളൂ. അപ്പൊ എങ്ങനെ അർത്ഥം വരികയാണോ? റാലിക്കൽ കിതാബുല റൈബ ഫീഹി, അത് ഗ്രന്ഥാണ്, അതിന്റെ ഉള്ളിൽ സംശയമില്ല. ഹുദല്ലിൽ മുത്തഖീൻ, അതിന്റെ ഉള്ളിലാണ് മുത്തഖീങ്ങൾക്കുള്ള മാർഗനിർദ്ദേശം. ഈ അതിലാണ് എന്നുള്ളത് പിന്നെ പോകേണ്ടെന്ന് എടുക്കേണ്ടി വരികയാണ്, വേറെ ഒന്നും വേണ്ട. അപ്പൊ നമ്മൾ പറയുന്ന എവിടേക്കും നമ്മുടെ പോക്കറ്റിൽ നിന്നും ഒരു പദവും അതിൽ അള്ളാഹുവിന്റെ ഈ കിതാബിൽ ചേർക്കേണ്ട, സംശയിക്കേണ്ട, അത് വേദമാണ്. ഖാലിക്കൽ കിതാബുല റൈബ്, സംശയിക്കേണ്ട, അത് ദൈവത്തിന്റെ വേദമാണ്. ഫീഹി ഹുദല്ലിൽ മുത്തഖീൻ, മുത്തഖികൾ ആകുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശം അതിലാണുള്ളത് എന്ന് പറഞ്ഞാൽ ഇവരെയാണ് മയമാക്ക. ഈ റൂമിലായെന്നാണ് മയമാക്കാനെ പുറത്തു വരാൻ പറ്റൂല. ഇത് ഈ ഹിദായത്ത് ബുഖാരിയിലും മുസ്ലിമിലും തുർമുഖയിലും ഇബ്നു മാജിലും ഷാഫിയിലും ഹനഫിയിലൊക്കെ കിതാബിൽ തരാൻ വേണ്ടിയിട്ടാണ് ഈ ഫീഹിനെ മേലത്തു കൊണ്ടത്. അതിൽ ഈ ജാറു മസറൂർ ഹബർ മുക്കത്തമെന്ന ഞങ്ങൾ പഠിക്കുന്ന ഭാഷ, അതായത് ഹബറിനെ, അതായത് ഒരു ന്യൂസ് ഭാഷ പറയുന്നില്ല. അതായത് ഞാൻ അതിന്റെ മലയാളം എന്നൊക്കെ പറഞ്ഞതാ. നിങ്ങൾ ഒരാളെങ്ങനെ അന്വേഷിച്ചു പോവുകയാണ്, നിങ്ങൾ അന്വേഷിക്കുന്ന മുഹമ്മദ് ആ പള്ളിയിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഇനി ആ മുഹമ്മദിനെ വേറെ എവിടെയും തരേണ്ട. അതിന് അത് അവിടെയാണ്, അതെന്നാണ് അതിൽ മുത്തഖിറാണ് എന്ന അർത്ഥം. ധർമ്മത്തിലൂടെ ഹബറ മുത്തഖമായ ആ വസ്തു അതിൽ മുത്തഖിറായിട്ട് സ്ഥിരമായി അതിൽ കഴിയുന്നു എന്നാണ് അതിന്റെ അർത്ഥം വരികയാണ്. അറബി ഭാഷയിലെ പൊതു നിയമമാണ്. ഈ നിയമത്തെ അട്ടിമറിക്കാനാണ് ഇവരെന്തിരുന്നു ഈ ഫീഹിനം റൈബ ഫീഹിന്ന് അവിടെ നിർത്തിയിട്ട് പിന്നെ ഹുദല്ലിൽ മുത്തഖീനെ നിന്നിട്ട് ഇവിടുത്തെ മുറിച്ചു പറഞ്ഞത്. സംശയിക്കേണ്ട, അത് ദൈവത്തിന്റെ ഗ്രന്ഥമാണ്. അതിലാണ് മുത്തഖിയാവുന്നതിന് വേണ്ടിയുള്ള മാർഗനിർദ്ദേശം അതിലാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ യാതൊന്നും ചിലത് തുടർന്ന് പറയണം. ഇനി ഞാൻ അവസാനിപ്പിക്കാണ്. അതോ നാല് ആദ്യത്തെ നാലായത്ത് വിശദീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമുക്ക് ഇൻഷാല്ലാ ഖുർആൻ ഇനി തുടർന്ന് പഠിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ സഹോദരങ്ങൾ ഈ ഖുർആൻ പഠിക്കണം. ഇവിടെ ആരും നമ്മളെ ചർച്ചയല്ല, നമ്മൾ സംസ്കരിക്കപ്പെടണം. ആ സംസ്കരിക്കപ്പെട്ട ഒരു സമൂഹമായി മാറണം, അതാണ് ഖുർആനിന്റെ ലക്ഷ്യം. ഇവിടെ നമ്മൾ ആരെയും, ഇപ്പൊ ഞാൻ വരുമ്പോൾ ആളുകൾ നിങ്ങളെ കുറിച്ച് കുറ്റം, നമ്മൾ ആര് പറയുന്നു നോക്കി നമ്മൾ നിൽക്കണ്ട. നമ്മൾ ഈ ഖുർആനിനെ പഠിക്കാനും അത് മനസ്സിലാക്കാനും ഈ വ്യവസ്ഥിതി സമൂഹത്തിൽ സ്ഥാപിച്ചെടുക്കാനും നമ്മൾ ശ്രമിക്കും. നമ്മളെ കൊണ്ട് ഒരാളെങ്കിലും ഈ ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും കഴിഞ്ഞാൽ അതാണ് നമ്മുടെ വിജയം. ഈ സമൂഹത്തിന് രക്ഷ അതോ അതുകൊണ്ടേ ഉള്ളൂ. അറിഞ്ഞു, ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ടാണ് പറയുന്നത്. ഈ സമൂഹത്തിന് ഒരു മോചനം കിട്ടണമെങ്കിൽ, ഒരു രക്ഷ കിട്ടണമെങ്കിൽ, അവർ രക്ഷപ്പെടണമെങ്കിൽ ഈ ഖുർആനികമായ ഒരു വ്യവസ്ഥിതി, ഈ വ്യവസ്ഥ, ഒരു ദൈവികമായ വ്യവസ്ഥിതി ഇവിടെ നിലനിർണ്ണയ പറ്റും. ഈ പ്രപഞ്ചത്തിന് ഒരു ദൈവിക വ്യവസ്ഥിതി അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ വ്യവസ്ഥിതി ഇവിടെ സ്ഥാപിച്ചെടുത്തേ പറ്റൂ. അതിന് നമ്മൾ ഈ പറയുന്ന അർത്ഥതലത്തിൽ നിന്നുകൊണ്ട് ഖുർആനെ കണ്ടാൽ അത് നടക്കൂല. ഞാൻ എപ്പോഴും പറയണ്ടല്ലോ, ഇത് കഫ്വസിൽക്ക് പോകാൻ പറയുന്ന ഗ്രന്ഥമല്ല, ഇത് മനുഷ്യന്റെ കൈ. ഞാൻ നിങ്ങൾ ഉന്നതമായ ഒരു സംസ്കാരവും വിജ്ഞാനവും നിങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലൊരു അല്പം ചെളി ഉണ്ടായാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ലോകത്തൊരു പ്രത്യാഘാതവും അതുകൊണ്ടുണ്ടാകാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങളുടെ മനസ്സിൽ കളങ്കമായാൽ, മനസ്സ് അഴുക്കായാൽ, നിങ്ങളുടെ വിശ്വാസം അഴുക്കായാൽ, നിങ്ങളുടെ കർമ്മം അഴുക്കായാൽ അത് ലോകത്ത് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. തന്റെ സഹോദരൻ അതുകൊണ്ട് ഉപദ്രവങ്ങൾ ഉണ്ടാക്കും, ലോകത്തെ അരാജകത്വം അതുകൊണ്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് അത് നിങ്ങൾ ക്ലീൻ ആക്കണമെന്ന് പറയാൻ കാരണം. നിങ്ങൾക്ക് എന്ത്, നിങ്ങളുടെ ആരെങ്കിലും കാലും ഒരു അല്പം പൊടിയുണ്ട്, മണ്ണുണ്ട്, ചെളിയുണ്ട്, കുറച്ച് താറുണ്ട്, ലോകത്ത് നിങ്ങൾ ഒന്നും സംഭവിക്കാൻ പോകണില്ല. നിങ്ങളുടെ ആ ഭാഗത്ത് ഒന്ന് പിന്നീട് എപ്പോഴെങ്കിലും കഴിഞ്ഞു വൃത്തിയാക്കിയാൽ മതി. പക്ഷെ നിങ്ങളുടെ മനസ്സ് കളങ്കമുള്ളതായാൽ, നിങ്ങളുടെ മനസ്സ് അഴുക്കുള്ളതായാൽ, നിങ്ങളുടെ മനസ്സ് ഈ പ്രത്യയശാസ്ത്രം അനുസരിച്ച് ശുദ്ധീകരിക്കപ്പെട്ടതല്ലാതായാൽ ലോകത്ത് അതുകൊണ്ട് മറ്റ് പല സുഹൃത്തുക്കൾക്കും സഹോദരങ്ങൾക്കും, നമ്മളെ മനുഷ്യരായ മറ്റ് സഹോദരങ്ങൾക്ക് അതുകൊണ്ട് തകരാറ് സംഭവിക്കും. ഞാൻ എന്റെ മനസ്സിലൊരു ചതികനായാൽ അതുകൊണ്ട് ചതിക്കപ്പെടുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ ഉണ്ടാവും. ഞാൻ ഒരു കൊലയാളിയായി, ഒരു കൊലയാളിയായി എന്റെ മനസ്സിനെ ആ രൂപത്തിൽ ഈ വ്യവസ്ഥിതി അനുസരിച്ച് ഞാൻ സംസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അതുകൊണ്ട് പീഡനം അനുഭവിക്കുന്ന, ദുരിതം അനുഭവിക്കുന്ന ഏതെങ്കിലും മനുഷ്യർ ഈ സമൂഹത്തിലുണ്ടാവും. ഞാൻ ഈ രാജ്യത്തെ നശിപ്പിക്കാൻ എന്റെ മനസ്സിനെ കറകളഞ്ഞതാക്കിയിട്ടില്ല, എന്റെ ആശയം മനസ്സിനെ പരിശുദ്ധമാക്കിയിട്ടില്ലെങ്കിൽ ഞാനൊരു ട്രെയിൻ വന്നിറങ്ങുന്ന നേരത്തെ സ്ഥലത്ത് എന്റെ നല്ല ബോംബോ മറ്റോ കൊണ്ടുപോയിട്ട് ആയിരക്കണക്കിന് നൂറുകണക്കിന് ആളുകൾക്ക് എന്റെ കർമ്മവും എന്റെ മനസ്സും പരിശുദ്ധമാക്കിയിട്ടില്ലെങ്കിൽ ആ സമൂഹത്തിന് ഈ വ്യവസ്ഥിതിക്ക് അത് ദോഷം ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മുടെ മനസ്സ് ക്ലീനാക്കണം. അപ്പോഴാണ് ക്ലീനാക്കേണ്ടത്. ആ ആശയതലത്തിലേക്ക് എന്റെ സഹോദരങ്ങൾ ഈ ഖുർആനിന്റെ പഠനത്തിൽ ആ തലത്തിലേക്ക് ഉയർന്ന് ചിന്തിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമ്മെ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.